ശ്രീമദ് ഭഗവത്ഗീത 16-ാം അധ്യായം. ശ്രീ ഭഗവാൻ ഉവാച: അഭയം സത്വ സംശുദ്ധിർ ജ്ഞാനയോഗവ്യവസ്ഥിതി ദാനം ദമശ്ചയജ്ഞശ്ച സ്വാധ്യായസ്തപ ആർജവം അഹിംസ സത്യമക്രോധ ത്യാഗശാന്തിരപൈശുനം ദയാഭൂതേഷ്വലോലുപ്തം മാർദവം ഹ്രീരചാപലം തേജക്ഷമാധൃതി ശൗചം അദ്രോഹോ നാതിമാനിത ഭവന്തി സമ്പദം ദേവീം അഭിജാതസ്യ ഭാരത. സംഗ്രഹഭാഷ്യം: ദേവി ആസുരി രാക്ഷസി ചേതി പ്രാണിനാം പ്രകൃതയോ നവമി അധ്യായേ സൂചിത. താസാം വിസ്തരേണ പ്രദർശനായ അഭയം സത്വ സംശുദ്ധി ഇത്യാദി അധ്യായ ആരഭ്യതേ. തത്ര സംസാരമോക്ഷായ ദേവീ പ്രകൃതി നിബന്ധായ ആസുരി രാക്ഷസി ചേതി ദേവിയ ആദാനായ പ്രദർശനം ക്രിയതേ ഇതരയോഹു പരിവർജനായ ച. ശ്രീ ഭഗവാൻ വാച അഭയമിതി. 9-ാം അധ്യായത്തിൽ രാക്ഷസിയും ആസുരിയും ചെയ്യുക, പ്രകൃതിയും മോഹിനിയും ശത എന്ന് തുടങ്ങിയ ആ ഭാഗത്ത് മൂന്ന് തരത്തിലുള്ള ദേവി, ആസുരി, രാക്ഷസി എന്ന് പറയുന്ന പ്രാണികളുടെ പ്രകൃതികളുടെ സ്വഭാവത്തെക്കുറിച്ച്, ജീവന്മാരുടെ സ്വഭാവത്തെക്കുറിച്ച് അവിടെ സൂചിപ്പിച്ചു. അതിനെ തന്നെ വിസ്തരേണ പ്രദർശനമായ, അതിനെ വിശദീകരിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അഭയം സത്വ സംശുദ്ധി എന്ന് പറഞ്ഞ് ഇവിടെ തുടങ്ങുന്നു. ഇത്യാദി അധ്യായ ആരംഭം, ഈ അധ്യായം അതിനു വേണ്ടിയിട്ടാണ്, മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി. തത്ര സംസാര മോക്ഷായ ദേവി പ്രകൃതി, ബന്ധമോചനത്തിനായിട്ടാണ് ഒരു ജീവൻ സ്വീകരിക്കേണ്ടത് ഈ ദേവി പ്രകൃതിയെ. നിബന്ധായ ആസുരി രാക്ഷസി, അത് ബന്ധിപ്പിക്കുന്നതാണ് ഈ ആസുരി പ്രകൃതി, രാക്ഷസി പ്രകൃതി. അതുകൊണ്ട് ദൈവ്യ ആദാനായ പ്രദർശനം ക്രിയതെ, ഇവിടെ പ്രധാനമായിട്ടും ആ ദൈവി പ്രകൃതി അതിനൊരു സാധകൻ സ്വീകരിക്കുന്നതിന് വേണ്ടി അതിനോട് വ്യക്തമാക്കുകയാണ്. ഇതരയോഹ പരിവർജനായ ച, എന്തിന് മറ്റു കാര്യങ്ങൾ പറയണം? ആധ്യാത്മികമായ സന്ദർഭത്തിലെല്ലാം വരുന്നൊരു പ്രശ്നമാണ്. നല്ല കാര്യങ്ങൾ മാത്രം വിശദീകരിച്ച് പറഞ്ഞാൽ പോലെ, മോശമായ കാര്യങ്ങൾ എന്തിനാ പറയുന്നത്? നന്മയെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോലെ, തിന്മയെക്കുറിച്ച് എന്തിനാ വിശദീകരിക്കുന്നത്? ദൈവീ സമ്പത്ത്, അത് അതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കുന്നത് സുഖമുള്ള കാര്യമാണ്. പക്ഷെ ആസുര സ്വഭാവങ്ങളെക്കുറിച്ച് എല്ലാം ഇത്രയും വർണ്ണിച്ച് വിശദീകരിച്ച് പറയുന്നതിന് ഭാഷയത്തിലും പല ഭാഗങ്ങളും പറയും. എന്തിനാണ് ഈ അദ്വൈതത്തിൽ ആ സിദ്ധാന്തം മാത്രം പറഞ്ഞാൽ പോരെ? മറ്റവരങ്ങനെ പറഞ്ഞു, ബൌദ്ധന്മാരങ്ങനെ പറഞ്ഞു, ജൈനന്മാരങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മറ്റ് മതക്കാരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് എന്തിന് വിശദീകരിക്കണം? അത്രയും സമയം ലാഭിക്കാമല്ലോ. അത് പൊതുവെ ഇതിന് പറയുന്ന സമാധാനം ഇതാണെന്താണോ, ഇത് രണ്ടും അറിയണം, നന്മയും തിന്മയും അറിയണം, സത്തിനെയും അസത്തിനെയും അറിയണം. എന്തിനു വേണ്ടി? കാരണം അല്ലെങ്കിൽ അസത്തിനെ സത്തെന്ന് പറഞ്ഞ് ചിലപ്പോൾ സ്വീകരിക്കും, തിന്മയെ നന്മയാണെന്ന് പറഞ്ഞ് സ്വീകരിക്കും. അപ്പോൾ തിന്മയെ തിന്മയാണെന്ന് പറഞ്ഞ് തിരിച്ചറിയുന്നത് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുന്നതിന് വേണ്ടി തിന്മയെ വളരെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് സത്സംഗത്തിനും മറ്റും നല്ല കാര്യങ്ങൾ മാത്രമേ പറയാവൂ എന്നില്ല, മോശമായ കാര്യങ്ങളും പറയാം. പക്ഷെ അത് പറയുന്നത് മോശമായ കാര്യങ്ങളോ നല്ലതെന്ന് തിരിച്ചറിയാതിരിക്കാൻ, അങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കാനും അതിനെ ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ്. അതാണ് ഇതരയോഹ പരിവർജനായ. ഇവിടെ ഭാഷ്യകാരനും പറയുന്നു, ഇവിടെ ആസുരി രാക്ഷസി പ്രകൃതിയെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുന്നതിന് വേണ്ടി. പലർക്കും സാധകന്മാർക്ക് അബദ്ധം പറ്റാറുണ്ട്, ഈ ആസുരി രാക്ഷസി പ്രകൃതികൾ അത് നല്ലതാണെന്ന് പറഞ്ഞതിനെ അറിയാതെ സ്വീകരിക്കാറുണ്ട്. അത് നല്ലതല്ല എന്ന് സ്വയം ബോധ്യപ്പെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം മോശമായ കാര്യങ്ങളോട് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് അത് ആവശ്യമില്ലാത്തതാണെന്ന് ധരിക്കാൻ പാടില്ല എന്ന് എന്നിട്ട് അതിന് വ്യാഖ്യാനിക്കുന്നു. അഭയം അഭയം അഭീരുത, ഇവിടെ ഒരു ആവശ്യം ഉണ്ട് ചോദ്യത്തിൽ. ഈ 15 അധ്യായത്തിലെ ശ്ലോകങ്ങൾ ഒരിക്കൽ കൂടി അത് ചൊല്ലി അന്വയം പറഞ്ഞാൽ നന്നായിരിക്കും. ഇത്രയും ചെയ്തത് തന്നെ ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ്. വീണ്ടും ഇത് ആവർത്തിക്കാന്ന് പറഞ്ഞാൽ അതെന്നെ ഇവിടുന്ന് ഓടിക്കാനുള്ള ഒരു പണിയാണ്. അത്രയ്ക്കുള്ള ക്ഷമ എനിക്കില്ല. പിന്നെ അത് വളരെ സ്ഫുടമായിട്ട് ചൊല്ലിയിട്ടുള്ള കാസറ്റുകളും മറ്റും ഉണ്ട്, സിഡിയും മറ്റുമൊക്കെ ഉണ്ട്, ചിന്മയാ മിഷൻ മറ്റും ഇറക്കിയിട്ടുള്ള അക്ഷരത്തെറ്റില്ലാതെ സ്ഫുടമായിട്ട് എല്ലാ അധ്യായങ്ങളും അത് ശ്രദ്ധിച്ചു കേട്ടാലും അക്ഷരത്തെറ്റില്ലാതെ ചൊല്ലാൻ പറ്റും. ഇത് ഞാനിത് ഒരിക്കൽ കൂടെ ചൊല്ലി അർത്ഥം പറയുന്നതിനും നല്ലത് ഞാൻ ഒരിക്കൽ പറഞ്ഞത് ഒരിക്കൽ കൂടെ കേൾക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പമുള്ളത്. മുമ്പ് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അതൊരിക്കൽ കൂടി കേട്ടാൽ മതി. ഞാൻ തന്നെ വീണ്ടും പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ തകരാറുമുണ്ട്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞായിരിക്കില്ല രണ്ടാമത് പറയുന്നു, വീണ്ടും ആശയക്കുഴപ്പം വരും. അതുകൊണ്ട് മുമ്പ് പറഞ്ഞത് തന്നെ ഒരിക്കൽ കൂടി കേൾക്കുക, എൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ. അല്ലാതെ ഇത് ഉച്ചാരണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിന്മയാ മിഷന്റെ കൊണ്ട് നല്ല അക്ഷര സ്ഫുടതയോടുകൂടി ചൊല്ലിയിട്ടുള്ള കേട്ടിട്ടുണ്ട്. വേറെയും പലതും ഉണ്ട്, അത് കേട്ടാൽ മതി. അത്രയും നല്ലവണ്ണം ചൊല്ലാൻ എനിക്ക് കഴിയത്തുമില്ല. അഭയം അഭീരുത ഇവിടെ പറയുന്നു. അഭയം ഭാഷകാരം വ്യാഖ്യാനിക്കുന്നു, ഭീരുത്വം ഇല്ലാതിരിക്കുക. നമുക്കത് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ ഭീരുത എന്ന് പറയുന്നത് എന്താണ്? ഭയമില്ലായ്മ. അതിവിടെ സ്വീകാര്യമായത് എടുക്കാം. ഈ പറയുന്ന എല്ലാ ഗുണങ്ങളിലും ഉദാഹരണത്തിന് ഇപ്പോൾ ഒരുവനെ കൊല്ലണമെങ്കിലും ഭയമില്ലാതിരിക്കുന്നു, മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നതും ഉപദ്രവിക്കുന്നതുമൊക്കെ അതിനും ഭയമില്ലാതിരുന്നാലേ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള അഭീരുതയാണോ? അല്ല. ധാർമ്മികമായ അഭീരുത, ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള അഭീരുത, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ വളരെ ക്രൂരനായ ഒരു മനുഷ്യൻ നിരപരാധികളെ കൊല്ലുമ്പോഴും അയാൾക്ക് ഭയമില്ല, ധർമ്മഭയമില്ല, അധർമ്മഭയമില്ല. അധർമ്മം ചെയ്താൽ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ അത് പാപമാണെന്നുള്ള ഭയമില്ല. അധർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് പാപമുണ്ടാകുമെന്നുള്ള ഭയമില്ല. അങ്ങനെ ഇല്ലാതെ ക്രൂര കർമ്മങ്ങൾ ചെയ്യുന്നു, അവർക്കും അവരും നിർഭയം അവർക്കുമുണ്ട്. പിന്നെ ധാർമ്മിക പ്രവൃത്തികളിൽ അധർമ്മം നടക്കുമ്പോൾ ധർമ്മത്തിൻ്റെ ഭാഗത്തു നിന്ന് ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനുള്ള ആ നിർഭയതയാണ് ഇവിടെ പറയുന്നത്. കാരണം സാധാരണ ധാർമ്മികരായ മനുഷ്യർ പോലും ധർമ്മത്തിൻ്റെ പക്ഷത്തു നിന്ന് ഉറച്ചു നിന്ന് ധർമ്മത്തിന് വേണ്ടി നിൽക്കത്തില്ല. കാരണം അങ്ങനെ നിർഭയമായി നിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ധനനഷ്ടം ഉണ്ടാകും, ദുഷ്കീർത്തി ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ശരീരനാശം വരെ ഉണ്ടാവും ധർമ്മത്തിന് വേണ്ടി നിന്ന്. ഇവിടെ തന്നെ ധർമ്മയുദ്ധത്തിൽപ്പെട്ട് ഒരുപാട് പേർക്ക് ശരീരനാശം ഉണ്ടായി. അപ്പോൾ ധർമ്മത്തിന് വേണ്ടി നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ അധർമ്മികൾ അവർക്ക് അകീർത്തി ഉണ്ടാക്കും. ഇവിടെ അർജുനനും അത് പറയുന്നുണ്ട്, അകീർത്തിഞ്ചാവി ഭൂതാൻ കഥയുഷ്യന്തി എന്നിവിടെ പറയുന്നുണ്ടല്ലോ. ധർമ്മത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിലും അധർമ്മികൾ എന്തുവരും? അയാൾക്ക് ദുഷ്കീർത്തി ഉണ്ടാകും. ഇത് ഭയന്നിട്ട് അയാൾ അധർമ്മത്തിലേക്ക് പോകത്തില്ല, ധർമ്മത്തിന് നിൽക്കത്തുമില്ല. ഒരു ധർമ്മഭീരുത എന്ന് പറയും. അത് പൊതുവെ പ്രത്യേകിച്ചും പൊതുവെ ധാർമ്മികന്മാരായിട്ടുള്ള ആൾക്കാരെ കാണുന്ന ഒരു വിശേഷതയാണ് ധർമ്മഭീരുത്വം. ധൈര്യമായി അത്തരം കാര്യങ്ങൾ അവർ നിൽക്കത്തില്ല. ദുഷ്കീർത്തിയെ ഭയന്നിട്ട് ദുഷ്കീർത്തി ധാർമ്മികന്മാർക്ക് എങ്ങനെ ഉണ്ടാവും? അധർമ്മികൾ ഉണ്ടാക്കും. അവർ ധർമ്മഭീരുക്കളായിട്ട് ഒളിഞ്ഞിരിക്കും. ധാർമ്മികമായ കാര്യങ്ങൾ, തനിക്ക് ധർമ്മമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ധൈര്യമായി അവർ നിൽക്കത്തില്ല. അപ്പം ആ ധർമ്മഭീരുത്വം ഇല്ലാതിരിക്കും. അർജുനനും അതിനാണ് ഭയക്കുന്നത്. വെറുതെ ആൾക്കാർ എന്നെ കുറിച്ച് അനാവശ്യം പറയും. അതുകൊണ്ട് ധർമ്മമാണെങ്കിൽ തന്നെയും ഞാനെങ്ങനെയാ ഇത്ര ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതെന്നാണ് ഈ ഒരു ചിന്താഗതി. അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായാൽ ധർമ്മത്തിന് വേണ്ടി നിൽക്കാൻ ആരും കാണത്തില്ല. കാരണം അധർമ്മികൾ ഒരിക്കലും ധർമ്മത്തിന് വേണ്ടി നിൽക്കത്തില്ല. ധാർമ്മികന്മാരും ദുഷ്കീർത്തിയെ ഭയന്നിട്ട് ധർമ്മമാർഗത്തിന് വേണ്ടി നിൽക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ധർമ്മത്തെ സംരക്ഷിക്കാൻ ആരും ഇല്ലാതെ. അതുകൊണ്ടിവിടെ വ്യാഖ്യാതാക്കൾ പറയുന്നു, ഇവിടെ അഭയം എന്ന് പറഞ്ഞാൽ ആ ധർമ്മഭീരുത്വം ഇല്ലാതിരിക്കും. ധർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തനിക്ക് നാശം സംഭവിക്കുമെന്ന് കരുതി അതിന് ധൈര്യപൂർവ്വം അതിനുവേണ്ടി നിൽക്കാതിരിക്കുക. ഇത് കൂടുതൽ സ്വാമിമാരെല്ലാം കാണുന്നു. ഇമേജിൽ കൂടുതൽ താല്പര്യമുള്ളവർ ഒരിക്കലും ധർമ്മത്തിന് വേണ്ടി ഒരുമ്പെട്ടിറങ്ങത്തില്ല. അവരെപ്പോഴും വലുതായി കാണുന്ന അവരവരുടെ പ്രതിച്ഛായയെ അത് നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരിക്കലും തന്റെ പ്രതിച്ഛായയ്ക്ക് ഭംഗം വരുന്ന ഒരു കാര്യത്തിൽ ധർമ്മമാണെങ്കിലും ഇറങ്ങത്തില്ല. അത് പാടില്ല എന്നാണ് എന്റെ അഭിപ്രായമില്ല. ഇതിന്റെ വ്യാഖ്യാതാക്കൾ തന്നെ പറയുന്നതാണ്. ഇത്തരം സ്വഭാവങ്ങളൊക്കെ നമ്മുടെ പ്രാചീന വ്യാഖ്യാതാക്കൾക്ക് തന്നെ അറിയാൻ പറ്റും. മനുഷ്യന്റെ സ്വഭാവം അന്നും ഇന്നും ഒക്കെ ഒരുപോലെ തന്നെ. അതുകൊണ്ട് പറയുന്നു അഭീരുത സത്വ സംശുദ്ധി. അടുത്ത് പറയുന്നു സത്വസ്യ അന്ധകരണസ്യ സംശുദ്ധി മനഃശുദ്ധി. ആ അന്ധകരണത്തിന്റെ ശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ഗുരുവിന്റെ മനസ്സ് ശുദ്ധമാണോ അശുദ്ധമാണോ എന്ന് പുറമേ നോക്കി ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവന്റെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാമോ? അതും പറ്റത്തില്ല. തന്റെ മനസ്സിന്റെ അശുദ്ധിയെ മൂടിവെച്ചിട്ട് പുറമേ മധുരമായി പ്രവർത്തിക്കാം. അതുകൊണ്ട് ഭാഷകാരനോട് പ്രത്യേകിച്ച് പറയുന്നു സംവ്യവഹാരേഷു പരവഞ്ചനം മായ അനർദാദി പരിവർജനം ശുദ്ധസത്വഭാവേന വ്യവഹാരയിത്യ. അതാണ് അശുദ്ധി മനസ്സിലാണ് വരേണ്ടതെങ്കിലും ആ ശുദ്ധി വരേണ്ടത് ശരിക്കും വ്യവഹാരത്തിലാണ്, പ്രവൃത്തിയിലാണ്. അപ്പോൾ പ്രവൃത്തിയിൽ മനസ്സ് അശുദ്ധമായാലും പ്രവൃത്തിയിൽ ശുദ്ധി വരാമോ? പ്രവൃത്തിയിൽ ശുദ്ധി പോലെ വരുത്താം. അതങ്ങനെ പരവഞ്ചന, അതിൻ്റെ ഉള്ളിൽ അശുദ്ധി ഉണ്ടെങ്കിലും പുറമേ മറ്റുള്ളവരെ വഞ്ചിക്കുന്നതിന് വേണ്ടി ശുദ്ധമായ ആചാരങ്ങൾ പുറമേ നടിക്കാം, അത് വരാൻ പാടില്ല. മായ അനർത്ഥം ഇതെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞാൽ പോരാ. അല്ലെങ്കിൽ മനസ്സിൽ ഒളിച്ചു വച്ചിട്ട് ബാഹ്യമായി ഇതൊന്നും ഇല്ലാന്ന് പ്രകടിപ്പിച്ചാൽ പോരാ. കൂടുതലും കാണുന്നത് അങ്ങനെയാണ്. എന്താണോ ഉള്ളിൽ ഇതെല്ലാം കാണും, പക്ഷെ പുറമെ പ്രവൃത്തിയിൽ നിന്നും കാണിക്കത്തില്ല, ഒളിച്ചു വയ്ക്കുക. എന്നാണ് മായ പരവഞ്ചന എന്നെല്ലാം പറയുന്നത്. അതും ഒഴിവാക്കുക. അപ്പൊ മനസ്സിൽ നിന്നും ഒഴിവാക്കിയാൽ പിന്നെ പുറമെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല, പ്രവൃത്തിയിൽ അത് കാണത്തില്ല. ഇനി മനസ്സിൽ നിന്ന് ഒഴിവാക്കിയാൽ പുറമെ ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും പ്രകടമായാലും അത് ദോഷം ചെയ്യത്തില്ല. അതുകൊണ്ട് പരവഞ്ചന മായ അനർത്ഥം തുടങ്ങിയവ വ്യവഹാരങ്ങളിൽ ഒഴിവാക്കുക. മനസ്സിൽ ഒളിച്ചു വച്ചിട്ട് വ്യവഹാരത്തിൽ ഇതൊന്നും കാണിക്കാതിരിക്കുക. അതൊന്നുകൂടി വിശദീകരിക്കുന്നു, ശുദ്ധ സത്വഭാവേന വ്യവഹാരം, പരിശുദ്ധമായ അന്ധകരണത്തിന്റെ ഭാവം. അതെന്താണ്? അന്ധകരണത്തിന്റെ സാത്വികമായ ഭാവം. ആരെയും പരവഞ്ചനയ്ക്ക് വേണ്ടിയിട്ടല്ല, അന്ധകരണത്തിന്റെ നിർമ്മലമായ ഭാവം, രാഗദ്വേഷാദികൾ കാമക്രോധാദികൾ ഇല്ലാത്ത ഭാവം. ഇതെല്ലാം ഉള്ളിൽ ഒളിച്ചു വച്ചിട്ട് ഒരാൾക്ക് പുറമേ ഇതൊന്നും ഇല്ലാന്നുള്ള രീതിയിൽ പെരുമാറാം. ഭസ്മക്കുറിയും രുദ്രാക്ഷമാലയും ആത്മീയതയുടെ ചിഹ്നങ്ങളെല്ലാം ധരിച്ച് ഒരാൾ ശുദ്ധ സാത്വികനായി പുറമേ ഭാവിക്കാം, അടയാളങ്ങളുണ്ട്. പക്ഷെ ഉള്ളിൽ ഇതെല്ലാം കാണും, പരവഞ്ചനയും മറ്റും ഉള്ളിൽ ഒളിച്ചു വയ്ക്കാം. അതുകൊണ്ട് പറയുന്നത് പാടില്ല, വ്യവഹാരത്തിൽ തന്നെ അത് വരണം. പുറമേ അതില്ലാതാകണം, ഉള്ളിലും ഇല്ലാതാകണം. അതാണ് സത്വസംശുദ്ധി എന്ന് പറയുന്ന ഭാഷ്യകാരൻ വ്യവഹാരത്തിന് പ്രാധാന്യം കൊടുത്ത് വ്യാഖ്യാനിക്കുകയാണ്. ജ്ഞാനയോഗ വ്യവസ്ഥിതിൽ, ജ്ഞാനയോഗ വ്യവസ്ഥിതി എന്താണ്? ജ്ഞാനം ശാസ്ത്രത ആചാര്യതശ്ച ആത്മാദി പദാർത്ഥാനം അവഗമഹ. ശാസ്ത്രത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നു പ്രാചീന ആചാര്യന്മാരുടെ അഭിപ്രായങ്ങളാണ് ശാസ്ത്രം. ആചാര്യതശ്ച വർത്തമാനാചാര്യൻ, അവരിൽ നിന്നും ആത്മാദി പദാർത്ഥാനാം അവഗമഹ. ആത്മാവെന്താണ്? മുമ്പ് പറഞ്ഞതുപോലെ അനാത്മാവ് എന്താണ് അതും അറിയുന്നു, എന്നാലേ ആത്മാവിനെ തിരിച്ചറിയാൻ കഴിയൂ. അത്തരം പദാർത്ഥങ്ങളുടെ അവഗമം, നിശ്ചയം, അതാണ് ജ്ഞാനം എന്ന് പറയുന്നതാണ്. രണ്ടു തരത്തിലും വേണം. പ്രാചീനാചാര്യന്മാരുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കണം, വർത്തമാനത്തിലുള്ള ആചാര്യന്റെ അഭിപ്രായവും മനസ്സിലാക്കണം. അങ്ങനെ ഇതിലൂടെ എന്താ മനസ്സിലാക്കേണ്ടത്? ഈശ്വരതത്വം, ആത്മതത്വം, ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും. അതിൽ നിശ്ചയമുണ്ടാകും. നിശ്ചയമുണ്ടാകാനും പോരാ, യോഗം കൂടി വേണം. അതാണ് ജ്ഞാന യോഗ വ്യവസ്ഥിതി. അവഗതാന ഇന്ദ്രിയാ ദിവസംഹാരേണ ഏകാഗ്രതയാ സ്വാത്മ സംവേദ്യത ആപാദനം യോഗ. ഇതെല്ലാം മനസ്സിലായിക്കഴിഞ്ഞാൽ, ആത്മാവിനെ കുറിച്ചും അനാത്മാവിനെ കുറിച്ചും മനസ്സിലായിക്കഴിഞ്ഞാൽ അവിടെ ജോലി തീർന്നു. ഇല്ല, അത് സംശയരഹിതമായി മനസ്സിലാക്കണം. നിശ്ചയാത്മികയായ ബുദ്ധി വേണം. ആ നിശ്ചയാത്മികയായ ബുദ്ധി എങ്ങനെയുണ്ടാകും? അങ്ങനെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇന്ദ്രിയാദിവസം ഹരേണ, ഇന്ദ്രിയ സംയമത്തോടുകൂടി, മനസ്സംയമത്തോടുകൂടി, ഏകാഗ്രതയാ, അങ്ങനെ കൈവരുന്ന മനസ്സിന്റെ ഏകാഗ്രത കൊണ്ട് സ്വാത്മ സംവേദ്യത, തന്നിൽ വെളിപ്പെടുത്തുക, അനുഭവപ്പെടുത്തുക, അനുസ്വാനുഭവമാക്കി മാറ്റുക. നിധ്യാസനമെന്ന് നമ്മൾ പറയുന്നു. കേട്ട് വിസ്മരിച്ചാൽ പോരാ, കേട്ടാൽ തന്നെ അതിന് വിപരീത ബോധം ഉണ്ടായാൽ പോരാ. കേട്ട കാര്യങ്ങളെ ഉള്ളിലങ്ങോട്ട് ശരിക്കും ധരിക്കണമെങ്കിൽ, സ്വാനുഭവമായി അത് മാറണമെങ്കിൽ, അവിടെ മനസ്സിന്റെ ഏകാഗ്രതയും ഇന്ദ്രിയങ്ങളുടെ ഉപശമവും എല്ലാം വേണം. അല്ലെങ്കിൽ അത് വിക്ഷിപ്തമായ മനസ്സിലിതൊക്കെ കേട്ട് മനസ്സിനൊരു താത്കാലിക ശാന്തി ഉണ്ടായാലും അതവിടെ നിൽക്കത്തില്ല. എന്നും ഈ വിദ്യ പുതുമയുള്ളതായി തോന്നും. അത് വരാൻ പാടില്ല. അതെന്ത് ചെയ്യണം? സ്വാത്മ സംവേദ്യത, അതാണ് മുഖ്യം. തന്നിൽ തന്നെ അതിൻ്റെ അനുഭവം, സംവേദ്യത എന്ന് പറയുന്ന അനുഭവം, അനുഭൂതി. ശാസ്ത്രത്തിന്റെ പഠനവും ഗുരുവിന്റെ വാക്കുകളെല്ലാം തന്റെ അനുഭൂതിയായി മാറണം. അങ്ങനെ അനുഭൂതിയാക്കി മാറ്റുന്ന ആ പ്രക്രിയയാണ് യോഗം എന്ന് പറയുന്നത്. ഇവിടെ യോഗം എന്നുള്ളതുകൊണ്ട് ധനുരാസനമോ ഭുജംഗാസനമോ എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. സ്വാത്മസംവേദ്യത, അതാണ് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, അതിനെ നമ്മുടെ അനുഭവമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ. തികച്ചും ആന്തരികമായതാണ്. മനസ്സിന്റെ ഏകാഗ്രതയിലൂടെ സംഭവിക്കേണ്ട ഒരു ആന്തരികമായ അവസ്ഥയാണ്. അതിനാണ് ഭാഷകാരൻ സ്വപ്നസംവേദ്യത എന്ന് പറഞ്ഞു. അതാണ് യോഗം. ജ്ഞാനത്തിനോടുകൂടി ചേരുന്ന യോഗം അതാണ്. മറ്റേ യോഗം എന്ന് പറയുന്നതോ ദേഹാഭിമാനികൾക്കുള്ളതാണ്. ദേഹാഭിമാനി യോഗീശ്യാതെന്ന് പറഞ്ഞ് ആചാര്യന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത് മറ്റേ യോഗത്തെയാണ്. എന്നുവെച്ചാൽ ശരീര ബുദ്ധി കൊണ്ട് കൈയും കാലുമൊക്കെ വളച്ച് ഓരോ അഭ്യാസങ്ങൾ ചെയ്ത് ശരീരത്തിൻ്റെ മനസ്സിൻ്റെയൊക്കെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന യോഗം. അതും ഈ പറയുന്ന യോഗത്തിൻ്റെ ഒരു പ്രാഥമിക പാഠമാണ്. പക്ഷെ അത് ദേഹാഭിമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് വലിയ യോഗം, അതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് കരുതുന്നത് ശരിയല്ല. ആ ഇതൊന്നും കഴിയാത്തവർക്ക് അത് ശ്രേഷ്ഠം തന്നെ, അതിനൊരു ശ്രേഷ്ഠതയുണ്ട്. പക്ഷെ ഇതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ, അതായത് സ്വാത്മസംവേദ്യത എന്ന് പറയുന്നതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും മനസ്സിൻ്റെ ആരോഗ്യത്തിനും വേണ്ടി ചെയ്യുന്ന യോഗമെല്ലാം തുച്ഛമാണ്. ഇവിടെ പറയുന്ന സ്വാത്മസംവേദ്യത അതാണ് മുഖ്യമായ യോഗം. അതാണ് ആധ്യാത്മിക സാധകന്മാർ സ്വീകരിക്കേണ്ടതായ യോഗം. മറ്റതും ശരീരസ്ഥിതിക്ക് വേണ്ടി മറ്റും അത് സ്വീകരിക്കാം, മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി അത് സ്വീകരിക്കാം. ഇതൊന്നും ചെയ്യുന്നത് ശരീരാരോഗ്യം നിലനിർത്താനോ മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്താനോ വേണ്ടിയൊന്നുമല്ല. ഇവിടെ അതൊന്നും വിഷയമേ അല്ല. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെ ആരോഗ്യം അനുസരിച്ചൊന്നും അതിനപേക്ഷിച്ചല്ല ആത്മജ്ഞാനം നിലനിൽക്കുന്നു അവസ്ഥ. അതിനെ അത് ആശ്രയിക്കുന്നില്ല എന്ന് പറയും. അവസ്ഥ എന്ന് പറയുന്നത് ബാല്യം, യൗവനം, വാർദ്ധക്യം തുടങ്ങിയ അവസ്ഥകളെയൊന്നും ആശ്രയിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഈ ബാഹ്യയോഗത്തിൻ്റെ ഒന്നും വലിയ പ്രസക്തിയില്ല. പിന്നെ ഒരു ഇതിലേക്കുള്ളൊരു പ്രവേശനം എന്നുള്ള നിലയ്ക്ക് അത് ആകാം. പിന്നെ ഇതിന് കഴിയാത്തവർക്കും അതാകാം. മുഖ്യമായിട്ടുള്ള ഇതാണ് സ്വാത്മസംവേദ്യത, അതാണ് യോഗം. അപ്പോൾ ഈ ജ്ഞാനയോഗത്തിലുള്ള വ്യവസ്ഥിതി തയോഹോ ജ്ഞാനയോഗയോർ വ്യവസ്ഥിതിർ വ്യവസ്ഥാനം തന്നിഷ്ഠ, അതിലുള്ള വ്യവസ്ഥിതി അത് പ്രത്യേകം എടുത്ത് പറയും. ജ്ഞാനം എന്താണെന്ന് നമുക്കറിയാം, കാരണം ശാസ്ത്രം നമ്മൾ പഠിക്കുന്നു, ആചാര്യന്മാരിൽ നിന്ന് നമ്മൾ ശ്രവിക്കുന്നു. അപ്പോൾ ജ്ഞാനം നമുക്കറിയാം, യോഗം നമുക്കറിയാം, മനസ്സിനെ ഏകാഗ്രമാക്കാനും ഇന്ദ്രിയങ്ങളെ ഉപശമിക്കാനും നമ്മൾ ശീലിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നമുക്ക് വരുന്ന പോരായ്മ എന്താണ്? അതിൽ വ്യവസ്ഥിതിയില്ല. വ്യവസ്ഥിതി എന്ന് പറയുന്നത് എന്താണ്? ഭാഷകാരൻ പറയുന്നത് തന്നിഷ്ഠത, തന്നിഷ്ഠ. അത് വന്നാലേ അത് ദൈവീ സമ്പത്താവും. നിഷ്ഠ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വ്യതിചലിക്കാതെ അതിൽ തുടരാനുള്ള ആ കഴിവ്. എന്താണോ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അതിൽ വ്യതിചലനം സംഭവിക്കാതിരിക്കുക. ഇത് വല്ലപ്പോഴുമൊക്കെ ഇത് നമ്മളിൽ സംഭവിക്കുന്നുണ്ട്, പക്ഷെ അത് തുടർച്ചയായി സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? മറ്റ് വ്യവഹാരങ്ങളിലേക്കും മറ്റ് പ്രവൃത്തികളിലേക്കും മുഴുകുമ്പോൾ ഈ പ്രവൃത്തി ഇല്ലാതെ വരുന്നു. നിഷ്ഠ എന്ന് പറയുമ്പോൾ മറ്റൊരു പ്രവൃത്തികളും ഇതിനെ ബാധിക്കാത്ത തരത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. മറ്റു പ്രവൃത്തികൾ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല വിഷയം, ഇതിന് തടസ്സമായിട്ടുള്ളതൊന്നും ഉണ്ടാകാൻ പാടില്ല. എന്ത് പ്രവൃത്തിയായാലും ഇതിന് തടസ്സമില്ലാതെ ഏത് പ്രവൃത്തിയും ആകാം. ഇതിന് വ്യതിചലനം സംഭവിക്കാതിരിക്കുക. നമ്മളെപ്പോലെ ഇത് മാറ്റിവെച്ചിട്ട് മറ്റ് പ്രവൃത്തികൾ ചെയ്യുക, മറ്റ് പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ ഇതില്ലാതിരിക്കുക, അങ്ങനെ വരാൻ പാടില്ല. അതാണ് നിഷ്ഠ എന്ന് പറയുന്നത്. മറ്റ് ഇതിന് വിരുദ്ധമായതിനെ മാറ്റിവെക്കുക, അങ്ങനെ അതിന് നിഷ്ഠ വരും. ഇതിന് നിഷ്ഠയുണ്ടെങ്കിൽ ഇതിനോടൊപ്പം മറ്റേത് ഉണ്ടായാലും അതിൽ ദോഷമുണ്ട്. അതാണ് നിഷ്ഠ. അവസ്ഥാനം ആ ജ്ഞാനയോഗ വ്യവസ്ഥിതി പറഞ്ഞു. അതാണ് ദേവീഭാവത്തിന്റെ പ്രത്യേകത. ദാനം യഥാശക്തി സംവിഭാഗോ അന്നാദീനാം. അന്നാദികൾ യഥാശക്തി മറ്റുള്ളവർക്ക് കൊടുക്കുക. സംവിഭാഗം, സമയക്കായി വിഭജിച്ച് നൽകുക. അന്നാദി എന്നുകൂടെ ഉദ്ദേശിക്കുന്ന തനിക്കുള്ളത് ആർജിക്കുന്നതിനല്ല, മറിച്ച് നൽകുന്നതിനാണ് കൂടുതൽ വ്യഗ്രത. ഇനി ആർജിക്കാതെ തന്നെ വന്നു ചേരുന്ന സമ്പത്തുണ്ട്, അതും അതിന്റെ സംവിഭാഗം അത് വിഭജിച്ച് നൽകുക. നല്ലതെല്ലാം തനിക്ക് വേണ്ടി വയ്ക്കുകയും മോശമായതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. നല്ല സുഖഭോഗങ്ങളെല്ലാം താൻ അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് ത്യാഗം ഉപദേശിക്കുകയും ചെയ്യുന്നതല്ല. മനസ്സെന്താണ്? യഥാശക്തി മറ്റുള്ളവരെയും തന്നെ പോലെ തന്നെ കാണുക. അപ്പൊ നല്ലതിന് എല്ലാവർക്കും അവകാശമുണ്ട്, നല്ലത് എല്ലാവർക്കും കൊടുക്കുക, അതാണ് ദാനം. ദമസ്ഥ ബാഹ്യകരണാനാം ഉപശമഃ അന്ധകരണസ്യ ഉപശമം ശാന്തിയും ഭക്ഷതി. ദമവും ശാന്തിയും ബാഹ്യകരണങ്ങളെ നിയന്ത്രിക്കുക എന്നത്. ബാഹ്യകരണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും കർമ്മേന്ദ്രിയങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങൾക്കുമുണ്ട് ബാഹ്യകരണങ്ങളുള്ള സ്ഥാനം, പക്ഷേ മുഖ്യമായും ബാഹ്യകരണങ്ങളിൽ കർമ്മേന്ദ്രിയങ്ങളാണ്. അതിനെ ഉപശമിപ്പിക്കുക, അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ആധ്യാത്മിക സാധനയ്ക്ക് വേണ്ടി ഉപശമിപ്പിക്കുക. അതിനു വേണ്ടിയിട്ടാണ്. എന്തിനതിനെ ഉപശമിപ്പിക്കണം? ബാഹ്യകരണങ്ങൾ ഉപശമിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ആലസ്യത്തിലേക്കും നിദ്രയിലേക്കും ഒക്കെ പോകും. സന്യാസം അതിനു വേണ്ടിയിട്ടുള്ളതാണ്. ബാഹ്യകരണങ്ങൾ ഉപശമിപ്പിക്കുന്നത് അവന്റെ ആ യത്നവും അവന്റെ ആ സമയവും അത് രണ്ടും ആധ്യാത്മിക സാധനയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടിയിട്ടാണ് ഒരാൾ സന്യാസം സ്വീകരിക്കുന്നത്. കുടുംബത്തെ നോക്കുന്ന സമയം കൂടി ഈശ്വരനെ ഭജിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയവും അവന്റെ ആ യത്നവും വീണ്ടും ലൗകിക വ്യവഹാരങ്ങൾക്ക് വേണ്ടി ആയാലോ സന്യാസം ഇല്ലാതെ പോകും. വെറും നാമ മാത്ര വേഷമാത്ര സന്യാസിയായി മാറും. അതുകൊണ്ട് ദമം എന്ന് പറയുന്നത് സന്യാസിക്ക് മുഖ്യമാണ്. മുഖ്യമായി എന്ന് പറയുന്നത് സന്യാസി ഉദ്ദേശിച്ചിട്ടാണ്, ബാഹ്യകരണങ്ങളുടെ വശം. അല്ലെങ്കിൽ പിന്നെ സന്യാസിയും അതല്ലാത്തവനും തമ്മിലൊരു വ്യത്യാസം. സന്യാസിയും ബാഹ്യ വ്യവഹാരങ്ങളിൽ കർമ്മങ്ങളിൽ മുഴുകുന്നു, മറ്റവനും കർമ്മങ്ങളിൽ മുഴുകുന്നു. എന്താ വ്യത്യാസം? അപ്പൊ ദമമെന്ന് പറയുന്നതിന് അർത്ഥമില്ലാതെ. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ സർവകർമ്മ പരിത്യാഗം എന്ന് പറയുന്നത്. അതിന് പല തലങ്ങളും പല അർത്ഥങ്ങളും ഉണ്ട് അതുവരെ. പക്ഷെ അതിന്റെ പൊതുവായ സ്വഭാവത്തെക്കുറിച്ചുകൂടെ പറയുക. കൂടുതൽ സമയം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അവൻ സന്യസിച്ചത് ഈശ്വര ഭജനത്തിൽ, മറ്റൊന്നിനുമല്ല. അന്ധകരണസ്യ വശമൻ ശാന്തിയും ഭക്ഷതി. ദമത്തിനോടൊപ്പം വന്ന് ചേരേണ്ടതാണ് അന്ധകരണത്തിന്റെ ഉപശമം, മനഃശാന്തി എന്ന് നമ്മൾ പറയുന്നു. ആൾക്കാർ മനഃശാന്തിക്ക് വേണ്ടിയിട്ടാണ് ഗീത പഠിക്കുന്നത്. പക്ഷെ ഗീത മനഃശാന്തിയുള്ളവനെ പറ്റത്തുമുള്ളൂ. മനഃശാന്തിയുള്ളവന് വേണ്ടിയിട്ടാണ് ഗീത. മനഃശാന്തിക്ക് വേണ്ടി ആൾക്കാർ ഗീത പഠിക്കുന്നു. ഇത് രണ്ടും കൂടെ ഒന്ന് പൊരുത്തപ്പെടുത്തണം. എന്നാലേ ഗീത പ്രായോഗികമാകത്തുള്ളൂ. ഇതെന്ത്? ഞാൻ പറയുന്നതല്ല, മനഃശാന്തി ഉള്ളവനെ ഗീത പഠിക്കാൻ പാടുള്ളൂ. ഇതെന്തേ നാഥപസ്കായ ഭഗവാൻ ഇതെല്ലാം പറഞ്ഞിട്ട് പറയും. തപസ്സില്ലാത്തവനോട് ഇത് പറയാൻ പോകരുത്. ഇപ്പൊ തപസ്സുള്ളവനെന്ന് പറഞ്ഞാൽ എന്താ? ശാന്തിയുള്ളവനാണ്. അവനോട് ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലാത്തവന് മുമ്പിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നായുടെ മുമ്പിൽ പുതിയ തേങ്ങയിട്ടതുപോലെ ആയിരിക്കും. കടിച്ചു കടിച്ചതിന്റെ പല്ലുപോകും. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് തപസ്സില്ലാത്തവന്റെ മുമ്പിൽ ഇത് പറയരുത് എന്ന് പറഞ്ഞു. വേറെടുത്ത് പറയുന്നോ, പന്നിയുടെ മുമ്പിൽ മുത്തുകൾ വിതറരുത്. ഇതേ ആശയം തന്നെ. അതതിനെ നാശമാക്കിക്കളയും, അല്ലെങ്കിൽ അതിനത് ഒരു തരത്തിലും അതിനെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. മനഃശാന്തി മുഖ്യമാണ് ഇതിനെ സ്വീകരിക്കുന്നതിന്. ശാന്തോ ദാന്തോ ഉപരതി തിദിക്ഷു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ ശാന്തി മുഖ്യമാണ്. എന്നുവെച്ചാൽ ദൈവീ സമ്പത്ത് അതിൽ വരുന്ന ഇതാണ് ചില ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ശാന്തിയെ പരിപൂർണമായി പ്രാപിച്ചതിന് ശേഷം പിന്നെ ഗീതയിലേക്ക് പ്രവേശിച്ചാൽ മതിയോ? പിന്നെ ഗീതയുടെ ആവശ്യമില്ല. ശാന്തിയെ പൂർണമായി പ്രാപിച്ചാൽ പിന്നെ ഗീതയുടെ ആവശ്യമില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് പൊരുത്തപ്പെടണം. പക്ഷെ ഇത് തുടങ്ങുന്നത് കുറച്ച് ശാന്തിയും കുറച്ച് തപസ്സും കുറച്ച് ദമവും ഒക്കെ ആയിട്ട് വേണം ഇത് തുടങ്ങാനെന്നർത്ഥം. ചുരുക്കം പോരാത്തതെല്ലാം ഇതിലൂടെ ആർജിക്കണം. പക്ഷെ ഇത് തുടങ്ങുന്നതിന് വേണ്ട ഒരു യോഗ്യത എന്നുള്ള നിലയ്ക്ക് ഇതാവശ്യമാണ്. അതില്ലാത്തവന് തുടങ്ങാൻ പറ്റത്തില്ല. കുറച്ച് മനസ്സിനൊരു മെരുക്കമില്ലാത്തവന് ഒരിക്കലും സത്സംഗത്തിൽ രുചി ഉണ്ടാകത്തില്ല, താല്പര്യം ഉണ്ടാകത്തില്ല. അവൻ ആ സമയവും ബഹിർമുഖമായി എന്തെങ്കിലും പ്രവൃത്തികളും മുഴുകിക്കൊണ്ടിരിക്കണം. പ്രകൃതിയാണ് ഇവിടെ പറയും. ആ പ്രകൃതികളെയൊക്കെ വിശദീകരിച്ച് പറയും. താരുടെയും തെറ്റോ കുറ്റോ ഒന്നുമല്ല, അവൻ അങ്ങനെയാണ് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ സ്വീകരിക്കുന്നതിന് വേണ്ട ഒരു തപസ്സവന് വേണം, അതിനുവേണ്ട ഒരു യോഗ്യത, അതിനുവേണ്ട ഒരു ശാന്തി അത് വേണം. അത് മതി ദൈവീ സമ്പത്തിന്. യജ്ഞശ്ച ശ്രവതു അഗ്നിഹോത്രാദി സ്മാർത്തശ്ച ദേവയജ്ഞാദി, ദേവയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം, മനുസ്മൃതിയിലും മറ്റും പറയുന്നു. ദേവന്മാരെ ഉദ്ദേശിച്ച് ചെയ്യുന്ന യജ്ഞങ്ങൾ, പിതൃക്കളെ ഉദ്ദേശിച്ച് ചെയ്യുന്ന യജ്ഞങ്ങൾ, മനുഷ്യന് വേണ്ടി ചെയ്യുന്ന യജ്ഞം അതിഥി പൂജയും മറ്റും, പ്രാണികൾക്ക് വേണ്ടി ചെയ്യുന്ന യജ്ഞം ഭൂതയജ്ഞം, മറ്റ് പ്രാണികൾക്ക് ആഹാരം കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പോഴാണ് ഒരു മനുഷ്യന് യജ്ഞപൂർത്തി സംഭവിക്കുന്നത്. അത് സ്മാർത്ത യജ്ഞങ്ങളാണ്, സ്മൃതികളിൽ പറഞ്ഞിട്ടുണ്ട്, മനുസ്മൃതി പോലെയുള്ള മനുസ്മൃതി. ഇത് പ്രധാനമായും പറയുന്ന ഗൃഹസ്ഥനെ ഉദ്ദേശിച്ചിട്ടാണ്, സന്യാസി ഉദ്ദേശിച്ചിട്ടല്ല. ശ്രൗതമായി വരുന്ന അഗ്നിഹോത്രാദി യജ്ഞങ്ങൾ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതും യജ്ഞമാണ്, നൃയജ്ഞം അല്ലെങ്കിൽ ഭൂതയജ്ഞം എന്ന് പറയുന്നു, മനുഷ്യയജ്ഞം എന്ന് പറയുന്നു. വിശക്കുന്ന മറ്റ് ജീവികൾക്ക് ആഹാരം കൊടുക്കുന്നത് ഭൂതയജ്ഞം, പ്രാണികൾക്ക്. അല്ലാതെ ദേവതയെ ഉദ്ദേശിച്ച ദ്രവ്യത്തെ ത്യജിക്കുന്ന ശ്രൗതമായ യജ്ഞങ്ങൾ മാത്രമല്ല, ശ്രുതി പറഞ്ഞിട്ടുള്ള യജ്ഞങ്ങൾ മാത്രമല്ല, യജ്ഞം ഇവിടെ രണ്ടു തരത്തിൽ പറയുന്നത്, ശ്രൗതവും സ്മാർത്തവും. ഗൃഹസ്ഥനിതെല്ലാം അനുഷ്ഠിക്കണം. ഇത് പറയുന്നത് പഴയ വൈദികമായ ജീവിത പദ്ധതി അനുസരിച്ചിട്ടാണ്. അത് ആ കാലം പോയി, അതിന്റെ ഫലം ആ രീതിയിൽ ഇന്ന് പ്രവർത്തിക്കുന്നതിന് മനുഷ്യന് സാഹചര്യങ്ങളില്ല. അതെല്ലാം അതുപോലെ ചെയ്യുന്നത്, അതായത് അക്ഷരാർത്ഥത്തിൽ അതെല്ലാം ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പണ്ടത്തെ അഗ്നിഹോത്രത്തിന് പകരം ഇപ്പോൾ ആൾക്കാർ ടിൻഷീറ്റെല്ലാം മടക്കി അതിനകത്ത് അഗ്നിഹോത്രം നടത്തുന്നത്. എന്തെങ്കിലും പ്രയോജനം അതിനും കാണുമായിരിക്കും. പക്ഷെ ഇവിടെ പറയുന്നത് സൗദ അഗ്നിഹോത്രം അതല്ല. ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ആചാര്യസ്വാമികളുടെ കാലം വരെയൊക്കെ പ്രായോഗികമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഇന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും സ്മാർത്തയജ്ഞങ്ങൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്. ശ്രവതയജ്ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അഗ്നി കെടാതെ സൂക്ഷിക്കുക അതൊക്കെ ഇന്ന് പ്രയാസമാണ്. ഗ്യാസിൽ പാകം ചെയ്യുന്ന കാലത്ത് അഗ്നിഹോത്രം ചെയ്യുകയൊക്കെ പ്രയാസമാണ്. സാഹചര്യങ്ങളൊക്കെ മാറിപ്പോയി. അപ്പം ഗ്യാസ് വെച്ച് അഗ്നിഹോത്രം ചെയ്യുന്നവരുമുണ്ട് ഗ്യാസടുപ്പിൽ. പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാണുമായിരിക്കും, എന്തായാലും വെറുതെ ആയിരിക്കത്തില്ല. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നതൊന്നുമല്ല, ശ്രൗതമായ അഗ്നിഹോത്രവും മറ്റുമാണ്. ഇത് നടത്താൻ പ്രയാസമുള്ള കാര്യമാണ്. യജ്ഞം സ്വാധ്യായം അതുപോലെ പറയുന്നു. വേദാദി അധ്യയനം, സ്വാധ്യായം എന്ന് പറഞ്ഞാൽ സാധാരണ പറയുന്നത് വേദശാഖയാണ്. ഓരോ ഗോത്രത്തിനും നിശ്ചയിച്ചിട്ടുള്ള വേദശാഖകൾ, അതിന്റെ അധ്യയനം, അതിനെ ഗുരുമുഖത്ത് നിന്ന് പഠിച്ച് എന്നും ആവർത്തിക്കുക, പിന്നെ അതിന്റെ അർത്ഥബോധത്തോടുകൂടി അത് ചൊല്ലുക, പിന്നെ അതിന്റെ മീമാംസ എല്ലാം അധ്യയനം. അതൊരു വലിയ വിഷയമാണ്. പൂർവമീമാംസയിൽ അധ്യയനം എങ്ങനെയായിരിക്കണം, അർത്ഥജ്ഞാനത്തോടുകൂടി വേണോ വേണ്ടയോ തുടങ്ങിയ വിവിധ കാര്യങ്ങളുണ്ട്. അതിൽ അധ്യയനം വെറുതെ ചെയ്യുക, ഒരാചാരം എന്നുള്ളതിനൊക്കെ അനുഷ്ഠിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് ഉണ്ണാൻ വേണ്ടി മന്ത്രം ചൊല്ലുക, ഉണരാൻ വേണ്ടി മന്ത്രം ചൊല്ലുക, ഇതെല്ലാം എന്തിനുവേണ്ടി? അധിഷ്ഠാർത്ഥം. ഇതിന് ദുഷ്ടമായ പ്രയോജനമൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും അധിഷ്ഠമായ പ്രയോജനം കാണും. അധിഷ്ഠ സംസ്കാരത്തെ ഉണ്ടാക്കും, പുണ്യത്തെ ഉണ്ടാക്കും. അതിനുവേണ്ടി സ്വാധ്യായം ഒരു ചടങ്ങായി ചെയ്യുന്നവരുണ്ട്. അത് നല്ലത് തന്നെയാണ്. അത് ചെയ്യാതിരിക്കുന്നതിനപേക്ഷിച്ച് അതിലുപരി അതിൻ്റെ അർത്ഥം മീമാംസയും മറ്റും ചെയ്ത് പ്രായോഗികമായി അതനുസരിച്ച് പ്രവർത്തിച്ചാൽ അത് വളരെ ശ്രേഷ്ഠം. പക്ഷെ കുറഞ്ഞ പക്ഷം അതിൻ്റെ സ്വാധ്യായമെങ്കിലും ഉണ്ടായിരിക്കും. പിന്നെ മന്ത്രജപം, തജ്ജപ തദർത്ഥഭാവനം യോഗസൂത്രത്തിനും മറ്റും പറയുന്നുണ്ട്. അതെല്ലാം സ്വാധ്യായത്തിൻ്റെ പരിധിപ്പെടുന്നതാണ്. ഇവിടെ മുഖ്യമായിട്ടും ഒരു വൈദികമായ പശ്ചാത്തലത്തിലാണ് ഇതെല്ലാം പറയുന്നത്. അതുകൊണ്ട് പറയുന്നത് ഋഗ്വേദാദി അധ്യയനം ആദി എന്ന് പറയുന്നതുകൊണ്ട് എല്ലാം എടുക്കാം, പുരാണമോ മന്ത്രമോ എന്ത് വേണോ എടുക്കാം, അധിഷ്ഠാർത്ഥം അധിഷ്ഠ പ്രയോജനത്തിന് വേണ്ടി. തപോപക്ഷ്യമാണ് ശാരീരം, ശാരീര തപസ് ശരീരം കൊണ്ട് ചെയ്യുന്ന വാക്കുകൊണ്ട് മനസ്സുകൊണ്ട് എല്ലാം ഇനി വിശദീകരിക്കും. അങ്ങനെയുള്ള തപസ്സുകള് അതിലെല്ലാം ഉപരിയായിട്ട് എന്താണ്? ആർജവം, വർജിത്വം, സ്വഭാവത്തിൽ വക്രതയില്ലാതിരിക്കുക, സരളത, നേരേവാ നേരേവോ, നേരത് പറഞ്ഞല്ലോ പരവഞ്ചന മായ അനുദം, ഇതൊന്നുമില്ലാതെ പെരുമാറുക മറ്റുള്ളവർ. സമ്പത്തിന് വേണ്ടിയോ യശസ്സിന് വേണ്ടിയോ സ്വാർത്ഥമായ എന്തെങ്കിലും ഉള്ളിൽ ഒളിച്ചു വെച്ചുകൊണ്ടോ മനുഷ്യരെ പറ്റിക്കാതിരിക്കുക, ലോകപൂജയ്ക്ക് വേണ്ടി അത് ചെയ്യാതിരിക്കുക, കീർത്തിക്ക് വേണ്ടി അത് ചെയ്യാതിരിക്കുക, അതാണ് ആർജവം. തനിക്ക് മഹത്വം ഉണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, പ്രദർശിപ്പിക്കാൻ വേണ്ടി ആൾക്കാർ പരവഞ്ചന ചെയ്യാറുണ്ട്, തന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടി. അത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ചും ആധ്യാത്മിക മാർഗത്തിലേക്ക് വരുന്നവർക്ക് ഉണ്ടാകുന്ന പ്രലോഭനങ്ങളാണത്. അത്തരം കാര്യങ്ങൾ പെട്ടെന്ന് പ്രശസ്തിയും പേരും ഒക്കെ നേടാൻ വേണ്ടിയിട്ട് പരവഞ്ചന എന്നുള്ള മാർഗത്തെ സ്വീകരിക്കും. കാരണം ലോകത്തിൽ ഗുരുക്കന്മാർക്കും ആത്മീയ മഹത്വമുള്ളവർക്കെല്ലാം കിട്ടുന്ന ലോകപൂജ, ബഹുമാനം, ആദരവ് ഇതൊക്കെ കാണുമ്പോൾ അതിലേക്ക് കടന്നു വരുന്നവർക്കും ഇതൊക്കെ പെട്ടെന്ന് നേടണമെന്ന് തോന്നും. അവരുടെ മഹത്വം കൊണ്ടാണ് അവരെ ആദരിക്കുന്നത് ബഹുമാനിക്കുന്നതെന്നൊന്നും ചിന്തിക്കാൻ പോകത്തില്ല. കുറുക്ക് വഴി ഇതൊക്കെ നേടാം. നേടിക്കഴിഞ്ഞാൽ നമുക്കും ഇതിന് തുല്യമായ അംഗീകാരം, പ്രശസ്തി, ബഹുമാനം, ആദരവ്, സമ്പത്ത് എല്ലാം ഉണ്ടാകുമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ഈ പരവഞ്ചന, അനുദ, മായ ഇതിനെയൊക്കെ സ്വീകരിക്കും. ബാഹ്യമായ ആത്മീയ വേഷങ്ങൾ ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കന്മാരെ അനുകരിച്ചുകൊണ്ട്, അവരെപ്പോലെയെല്ലാം നടിച്ചുകൊണ്ട് ഇത് ചെയ്യും. അതാണ് അനാർജവം. ഇത് ഗീതയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും. ഒരിക്കലും ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ അത്തരം കപട മാർഗങ്ങളെ സ്വീകരിക്കരുത്. ഒന്നിനു വേണ്ടിയും അതുകൊണ്ടവൻ നശിക്കത്തേ ഉള്ളൂ. ഒരു പക്ഷേ കുറച്ചു കാലമൊക്കെ ആൾക്കാരുടെ പൂജയും ബഹുമാനവും ഒക്കെ പിടിച്ചു പറ്റാൻ കഴിയും, പക്ഷേ നരകത്തിലേക്ക് പോവും, ജയിലിലേക്ക് പോവും, ഇങ്ങനെ പല കുഴപ്പങ്ങളുമുണ്ട്. അതുകൊണ്ട് അത് പാടില്ല. അനാർജവം, ഊർജിത്വം, വാസ്തവത്തിൽ ശരിയായിട്ടുള്ള യശസ്സും പൂജയും ബഹുമാനവും ഒക്കെ ഇതുകൊണ്ടാണ് വരേണ്ടത്. ആർജവം കൊണ്ടാണ് ഇതെല്ലാം വന്നു ചേരും. പിന്നെന്തിനു വേണ്ടി അനാർജവത്തെ സ്വീകരിക്കണം? പരവഞ്ചനമായ അനുദാദികളെ എന്തിനു സ്വീകരിക്കണം? അങ്ങനെ എന്തെങ്കിലും സ്വീകരിച്ച് ഈ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാലും അതെല്ലാം പരലോകത്ത് നഷ്ടപ്പെടും. എല്ലാ മതങ്ങളും എല്ലാ ഗുരുക്കന്മാരും അതാണ് ഉപദേശിക്കുന്നത്. അതുകൊണ്ടൊരിക്കലും അതിനോടൊന്നും താല്പര്യം വരാൻ പാടില്ല. അത് ദൈവീ സമ്പത്ത്, അതാണ് അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗവ്യവസ്ഥിതി ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായസ്തപ ആർജവം അഹിംസ സത്യമക്രോധ ത്യാഗശാന്തിരപൈശുനം ദയാഭൂതേഷ്വനോലുക്തം മർദവും ഹ്രീരചാപലം കിഞ്ചഹിംസാഹിംസനം പ്രാണിനാം പീഡാവർജനം. പ്രാണികളെ പീഡിപ്പിക്കാതിരിക്കുക. പ്രാണി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ധരിക്കുന്ന അർത്ഥത്തിൽ മറ്റ് ജീവികളെന്നുള്ള അർത്ഥമല്ല. നമ്മൾ പ്രാണി എന്ന് മലയാളത്തിൽ പറയുന്നത് പശു പക്ഷി ഇതിനെയൊക്കെയാണ്. അതിൻ്റെ കൂടെ ഉദ്ദേശിക്കുന്നു. ഇവിടെ ജീവൻ എന്നുള്ള അർത്ഥത്തിലാണ് സംസ്കൃതത്തിൽ പ്രാണി ശബ്ദം ഉപയോഗിക്കുന്നത്. മനുഷ്യനും എല്ലാവരും അതിൽ ഉൾപ്പെടും. അവരെ പീഡിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിലെ പല സൗഭാഗ്യങ്ങളും വേണ്ടെന്ന് വെച്ച് ആധ്യാത്മിക മാർഗത്തിലേക്ക് വരുന്നവർ, അവർക്ക് സാധാരണ മനുഷ്യൻ, ലൗകികരായ മനുഷ്യന് ആനന്ദിക്കുന്നതിനുള്ള പല ഉപാധികളും അവർ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അന്നപാനാദികളെല്ലാം അതിലെല്ലാം നിയന്ത്രണം പാലിക്കുന്നു. ഇന്ദ്രിയ പ്രീതി അവരാഗ്രഹിക്കുന്നില്ല, അതെല്ലാം ഉപേക്ഷിക്കുന്നു. അപ്പോൾ സാധാരണ രീതിയിൽ ആനന്ദത്തിനുള്ള ഉപാധികളെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണ് അവർ ഈ ആധ്യാത്മിക മാർഗത്തിനിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ മനസ്സിനൊരു സ്വഭാവമുണ്ട്. എന്താണ്? അതിനെന്തിനെങ്കിലും ആനന്ദിച്ചേ പറ്റൂ. മനസ്സിൻ്റെ ഒരു പ്രവണതയാണ് ആ സുഖത്തെ തേടും. അത് സ്വാമിയായാലും ശരി, ആസ്വാമി ആയാലും ശരി, എങ്ങനെയെങ്കിലും അതിന് സുഖത്തെ തേടിയേ പറ്റൂ. അപ്പോൾ പിന്നെ എന്തിനാ സുഖം കണ്ടെത്തേണ്ട മനസ്സ്? ആധ്യാത്മിക സാധനങ്ങളിൽ അവന് സുഖം കണ്ടെത്തുന്നു. അതിലവന് ഒരു താല്പര്യം വരണം, അതൊരു രസമായി തോന്നണം. എന്തായാലും ശരി, ഭജനയോ പ്രാർത്ഥനയോ ജപമോ അനുഷ്ഠാനമോ പരോപകാര പ്രവൃത്തിയോ എന്തായാലും ശരി, അതിലവനൊരു ആനന്ദം കണ്ടെത്തണം. പക്ഷേ അതിലാനന്ദം കണ്ടെത്തണമെങ്കിൽ അതിനുള്ള ഒരു സംസ്കാരം വേണം. മനസ്സതിൽ ഉറയ്ക്കണം, എന്നാലേ അതിലാനന്ദം കണ്ടെത്താൻ പറ്റും. ആധ്യാത്മിക മാർഗത്തിലേക്ക് കടന്നു വരുന്ന എന്താണ്? അത് പലപ്പോഴും ഒരു ജിജ്ഞാസ, ഇതെന്താണെന്ന് അറിയുന്നതിനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും, ബാഹ്യമായൊരു താല്പര്യം കൊണ്ടായിരിക്കും. അങ്ങനെ ഒരു താല്പര്യം കൊണ്ടാണ് ആശ്രമങ്ങളിലേക്ക് പോകുന്നതും ഗുരുവിനെ അന്വേഷിക്കുന്നതും എല്ലാം. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാലും അവൻ ആ മാർഗത്തിലൊരു ആനന്ദം കണ്ടെത്താൻ കഴിയാതെ വരും. അപ്പൊ പിന്നെ ആനന്ദം കണ്ടെത്തുന്ന എന്തിനാണ്? തന്റെ കൂടെയുള്ളവരെ പീഡിപ്പിക്കുന്നതിന്. അത് പാടില്ലെന്നാണ് ഇവിടെ പറയുന്നത്. ഇതാരെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്നറിയാമല്ലോ. പീഡാവർജനം എന്നുവെച്ചാൽ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നത് വാസ്തവത്തിലൊരു ആനന്ദമാണ്. ആശ്രമങ്ങളിൽ ഇങ്ങനെയുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെയല്ല, ഇത് എന്റെ അങ്ങനെ വിചാരിക്കരുത്. ഞാനൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് പറയല്ല, പറയുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നു. കാരണം ഇവിടെ ആരെങ്കിലും ആരെങ്കിലും പീഡിപ്പിക്കുന്നവരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാനിവിടെ താമസിച്ചിട്ടില്ലല്ലോ. എനിക്ക് പരിചയമുള്ള ആശ്രമങ്ങളെ കുറിച്ച് പറയുകയാണ്. പ്രത്യേകിച്ച് പീഡിപ്പിക്കുന്നതിന് മറ്റുള്ളവരെ പീഡിപ്പിച്ചൊരു ആനന്ദം കണ്ടെത്തുക. അത് പീഡിപ്പിക്കുന്നവരും അറിയത്തില്ല നമ്മൾ ഈ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഉപദ്രവമാണ്. ചിലപ്പോൾ അവരുടെ രക്ഷ എന്നുള്ളതിനൊക്കെയായിരിക്കും പീഡിപ്പിക്കുന്നത്. എന്തായാലും അത് ചെയ്യുന്നതിനൊരു ആനന്ദം അറിയാതെ തന്നെ അവരനുഭവിക്കും. അങ്ങനെയുള്ള ആത്മീയ ജീവികൾ ധാരാളമുണ്ട്. ചില വിചാരിക്കും അങ്ങനെ ഒരുപാട് പീഡ അനുഭവിച്ചതുകൊണ്ടായിരിക്കും ഇത് പറയുന്നത്. എങ്ങനെ വേണോ വ്യാഖ്യാനിക്കാം. പക്ഷേ ഇത് ഈ വർഗക്കാരുടെ ഒരു സ്വഭാവമാണ്. ഈ വർഗം എന്ന് പറഞ്ഞാൽ ആത്മീയ വർഗക്കാരുടെ. അതുകൊണ്ട് അത് പാടില്ല എന്ന് നമ്മൾ ഇവിടെ അത് പറയുന്നതിന് പ്രത്യേകിച്ചൊരു സാങ്കത്യമുണ്ട്. പീഡാവർജനം, സത്യം, അപ്രിയ അനർഥവർജിതം, യഥാഭൂതാർത്ഥവചനം. സത്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ച കാലം മുതലെ കേൾക്കാൻ തുടങ്ങിയാണ് സത്യം പറയണം, സത്യം പറയണം. ഇതുവരെ അനുഷ്ഠിക്കാൻ കഴിയാത്ത ഒരു കാര്യവുമാണ്, പൊതുവെ മനുഷ്യർക്കല്ല. കാരണം സത്യം പാലിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ സത്യം മാത്രമേ പറയുന്ന ആർക്കും ഉറപ്പിച്ച് പറയാൻ കഴിയത്തില്ല. അങ്ങനെ പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട്? അത് ഭാഷകാരോട് പറയുന്നു, അപ്രിയ അനുദവർജിതം. അപ്രിയത്തെ ഒഴിവാക്കുക. അത് സത്യമാണെങ്കിലും അപ്രിയമാണെങ്കിൽ അത് പറഞ്ഞേ തീരും, നിർബന്ധം പിടിക്കാതിരിക്കുക. ചിലർക്ക് സത്യം പറയുന്നവനാണ് ഞാൻ, അതുകൊണ്ട് എവിടെയും സത്യമേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞ് മനുഷ്യന് അപ്രിയമായ കാര്യങ്ങളും വിളിച്ചു പറയും. അത് ആവശ്യം ഇല്ലാതെ സത്യം പാലിക്കുന്നതിന് വേണ്ടി അപ്രിയം പറയാതിരിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി പറയേണ്ട സത്യങ്ങളാണെങ്കിൽ അപ്രിയമാണെങ്കിലും പറഞ്ഞേ തീരും. ഇപ്പൊ ഗുരു ശിഷ്യനോട് പറയും, ശിഷ്യന്റെ പ്രവർത്തനങ്ങൾ ശരിയല്ല, ചിന്ത ശരിയല്ല, വാക്ക് ശരിയല്ല. പക്ഷെ അത് ശിഷ്യനോട്, ശിഷ്യനത് കേൾക്കുന്ന അപ്രിയമാണെങ്കിലും ഗുരുവിന് പറയേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. സമൂഹത്തിൽ നമ്മൾ വ്യവഹരിക്കുമ്പോൾ അത്തരം ഗുരുശിഷ്യ ബന്ധമൊന്നുമില്ലാതെ സമന്മാരുടെ വ്യവഹാരത്തിൽ, പ്രവർത്തനങ്ങളിൽ ഒരാൾക്ക് അപ്രിയമെന്ന് തോന്നുന്നു. ഇവിടെ അപ്രിയമെന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാൾക്ക് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. അത് വിശേഷിച്ച് നമ്മൾ പറയുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലെങ്കിൽ അത് പറയാതിരിക്കുക. പറയുന്നെങ്കിൽ സത്യം മാത്രം പറയുക. സത്യം അപ്രിയമാണെങ്കിൽ പറയാതിരിക്കാം. എന്തായാലും അസത്യം ഒഴിവാക്കണം. അതാണ് അനുരത വർജിതം. കഴിയുന്നത്ര സത്യം പറയുക, അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുക. എന്നും ഒരാൾക്ക് നന്മ ചെയ്യുന്നതാണ്. നമ്മൾ പറയുന്നതുകൊണ്ട് അയാൾക്ക് നന്മ ഉണ്ടാകും കാലാന്തരത്തിലെങ്കിലും. എന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് പ്രിയത്തെ ഉണ്ടാക്കുമെങ്കിൽ അപ്രിയമായതും പറയാം. അത് പറയാൻ അർഹതയുള്ളവരെ പറയാം. എന്നുവെച്ചാൽ ഗുരുവിന് ശിഷ്യനോട് പറയാം. തൽക്കാലം അവനത് അപ്രിയമായി തോന്നിയാലും ഭാവിയിൽ അവനത് പ്രിയത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് സത്യം പറയുക. പക്ഷെ ഈ പറയുന്നതിനെല്ലാം ആധ്യാത്മികമായി വേറെ അർത്ഥമുണ്ട്. എന്താണ് സത്യം? ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നതാണ് സത്യം. എന്താണ് അഹിംസ? ആത്മാവിനെ കുറിച്ച് പറയുന്നതാണ് അഹിംസ. ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം ആ തരത്തിലുള്ള ഇവിടെ പറയുന്നത് നമ്മുടെ വ്യവഹാരത്തിന് അനുകൂലമായ രീതി വ്യാഖ്യാനിക്കുകയാണ്. മറ്റു ചില ശാസ്ത്ര ഗ്രന്ഥങ്ങളിലെല്ലാം ഈ ഇതെല്ലാം ആത്മാവിനോട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. എന്താണ് അക്രോധം? ആത്മനിഷ്ഠനായിരിക്കുക. ഇതാണ് അക്രോധം. അങ്ങനെ ഓരോന്നിനെയും ആത്മനിഷ്ഠയുമായി ബന്ധപ്പെടുത്തി ഈ ഭാഗങ്ങൾ മുഴുവൻ വ്യാഖ്യാനിക്കുന്നുണ്ട്. സൂത സംഹിതയിലും മറ്റും അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ ആ രീതിയിലല്ല ഭാഷകാരനും വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ശരിക്കും നമ്മുടെ ഒരു ആധ്യാത്മിക സാധന എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഇതിന്റെയൊക്കെ സ്ഥാനം എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി വ്യാഖ്യാനിക്കുകയാണ്. ആത്മനിഷ്ഠയുമായി ബന്ധപ്പെടുത്തിയാണ് യഥാഭൂതാർത്ഥ വചനം. യഥാഭൂതമായ വസ്തുതയെ പറയുക. എങ്ങനെയാണോ നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത് അത് അതുപോലെ പറയും. അതിനെ മറച്ചു വെച്ച് വേറെ തരത്തിൽ പറയാതിരിക്കുക. ചെറു ചോദിക്കുക, അങ്ങനെ പൂർണ്ണമായ സത്യം പറ്റുമോ? അതൊരു വിവാദമാണ്. അത് പറഞ്ഞ ആൾക്കാർ വിവാദം ഉണ്ടാക്കും. ഭഗവാൻ തന്നെ കള്ളം പറഞ്ഞിട്ടില്ലേ? സ്മൃതികളിൽ തന്നെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കള്ളം പറയാമെന്ന് പറയുന്നുണ്ടല്ലോ. ആത്മരക്ഷയ്ക്ക് വേണ്ടി കള്ളം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് യഥാഭൂതാർത്ഥ വചനം എന്നുള്ളതുകൊണ്ട് എന്താണ്? അത് പറയുന്നത് മറ്റു സന്ദർഭത്തിലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ധർമ്മശാസ്ത്രത്തിന്റെ മുമ്പ് അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നീതിശാസ്ത്രത്തിന്റെ, ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ ഒക്കെ തലങ്ങൾ വേറെയാണ്. നീതിശാസ്ത്രമനുസരിച്ച് എന്താണ് അവിടെ? രാജതന്ത്രത്തെക്കുറിച്ച് പറയും, പ്രജാതന്ത്രത്തെക്കുറിച്ച് പറയും, വർണ്ണധർമ്മങ്ങളെക്കുറിച്ച് പറയും, അവിടെയൊക്കെ യുദ്ധതന്ത്രത്തെക്കുറിച്ച് പറയും. അവിടെയെല്ലാം ചിലപ്പോൾ അനുരോധം നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലല്ല, അതിന്റെ തലം വേറെയാണ്. ആ ഒരു തലത്തിലല്ല ഇവിടെ പറയുന്നു. ഇവിടെ ഒരു ആധ്യാത്മിക സാധന എന്നുള്ളതാണ്, ദൈവീ സമ്പത്തിനെ കുറിച്ച് പറയുകയാണ്. അവിടെ സത്യത്തിന് എന്താണ് സ്ഥാനം? ജീവിതത്തെ നിങ്ങളൊരു ആധ്യാത്മിക സാധനയായി കാണുന്നു, അതോ അതൊരു രാജതന്ത്രമായിട്ട് കാണുന്നു? അപ്പൊ രാജതന്ത്രത്തിൽ വരുന്ന അസത്യവചനം ഇവിടെ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അത് രാജാവിനതാകാം, ഭരണത്തിന് ചിലപ്പോൾ അതൊക്കെ വേണ്ടിവരും, യുദ്ധത്തിൽ അത് വേണ്ടിവരും, അത് യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണ്, ആ തലത്തിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയാണ്. ഇവിടെ ദൈവീ സമ്പത്ത് ഉദ്ദേശിക്കുന്നത് എന്താണ്? മോക്ഷാർത്ഥം ജീവിതത്തെ ആത്മീയ സാധനയായി മാത്രം കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവനാണ്. അവനെ സംബന്ധിച്ച്, സത്യത്തെ സംബന്ധിച്ച് അവന്റെ നിലപാട് എന്തായിരിക്കും? അവിടെ യുദ്ധ തന്ത്രത്തിന്റെ അല്ലെങ്കിൽ നീതിശാസ്ത്രത്തിന്റെ യുക്തികളാണ് അവിടെ ഉപയോഗിക്കേണ്ടത്, അതോ ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ പരിഭാഷകളെയാണോ സ്വീകരിക്കേണ്ടതെന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വിവാദം ഉണ്ടാക്കുന്നതിന് കാര്യമില്ല. ഭഗവാൻ കൃഷ്ണന് കള്ളം പറയാമെങ്കിൽ എനിക്കും പറയാം, ധർമ്മപുത്രർക്ക് കള്ളം പറയാമെങ്കിൽ ഞാൻ കള്ളം പറഞ്ഞാൽ എന്താ തെറ്റ് എന്നൊരു ശിഷ്യൻ ഒരിക്കലും ഗുരുവിനോട് ചോദിക്കുന്നത് ഗുരുത്വക്കേടാണ്, അത് പാപകർമ്മമാണ്. അങ്ങനെ ഒരിക്കലും ഒരു ശിഷ്യന് ഗുരുവിനോട് ചോദിക്കാൻ പാടില്ല. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള വ്യവഹാരം നീതിശാസ്ത്രത്തെ അവലംബിച്ചിട്ടല്ല, അത് ആത്മീയ ശാസ്ത്രത്തെ അവലംബിച്ചിട്ടാണ്. അതിനിടയ്ക്ക് നീതിശാസ്ത്രം കൊണ്ടുവരരുത്. നീതിശാസ്ത്രത്തിൽ പറയും എന്താണ്? വനത്തിൽ രണ്ടു തരത്തിലുള്ള വൃക്ഷങ്ങളുണ്ട്, നേരെ വളർന്നു പോകുന്ന വൃക്ഷങ്ങളും വളയുന്ന വൃക്ഷങ്ങളും, വളഞ്ഞ് വളരുന്ന വൃക്ഷങ്ങളും. അപ്പം വൃക്ഷം മുറിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? വളവുള്ള വൃക്ഷങ്ങളെ നിർത്തിയിട്ട് നേരെയുള്ള വൃക്ഷങ്ങളെ മുറിച്ചു മാറ്റും. അതുകൊണ്ട് വ്യവഹാരത്തിൽ കുറച്ച് വളവ് വേണം, എന്നാൽ ആരും കയറി മുറിക്കത്തില്ല. ഇത് നീതിശാസ്ത്രത്തിന്റെ ഉപദേശമാണ്. ലോക വ്യവഹാരത്തിന് ആവശ്യമാണ് താൻ. ഇത് നമ്മൾ പഠിച്ചു വച്ചിട്ട് ഗുരുവിന്റെ മുമ്പിൽ പോയിട്ട് വളവ് കാണിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ടല്ല അത് പറയുന്നത്. ഈ ഉപദേശങ്ങളുടെ സന്ദർഭത്തിന്റെ വ്യത്യാസം, അതിന്റെ തലങ്ങളുടെ വ്യത്യാസമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അത്തരം നീതിശാസ്ത്രങ്ങളെ ആധ്യാത്മിക ജീവിതത്തിൽ സ്വീകരിക്കുന്നതും ത്യജിക്കുന്നതും. അതുകൊണ്ട് സത്യത്തെ സംബന്ധിച്ച് പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ഇവിടെ ഇപ്പോൾ ഭഗവാൻ പറയുന്നതും ഭാഷ്യകാരൻ പറയുന്നതും ഒരു ആധ്യാത്മിക സാധനയെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ സത്യത്തെ എങ്ങനെ സ്വീകരിക്കണം? അവിടെ വളഞ്ഞ വൃക്ഷമാകാൻ പാടില്ല, നേരെ തന്നെ ഇരിക്കണം. അപ്പോ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പലതും നഷ്ടപ്പെടുമല്ലോ ഭൗതികമായിട്ട്. ആധ്യാത്മിക സാധന എന്ന് പറയുന്നത് എന്തെങ്കിലും വളവിലൂടെ ഭൗതികമായി എന്തെങ്കിലും ആർജിക്കാനുള്ളതല്ല. അപ്പോൾ ഭൗതികമായി നഷ്ടപ്പെട്ടിട്ട് ആ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടല്ല അയാൾ ആധ്യാത്മിക സാധനയുമായി മുമ്പോട്ട് തോന്നുന്നു. ഈ ലോകത്തിൽ തനിക്ക് എന്ത് നേടാൻ പറ്റി, അതിന്റെ കണക്കെടുത്തുകൊണ്ടല്ല അയാൾ മുമ്പോട്ട് പോകുന്നു. ആത്മീയമായി തനിക്കെന്ത് ഉയരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് ഈ വളവുകൾ സഹായിക്കത്തില്ല. നീതിശാസ്ത്രത്തിന്റെ ഉപദേശങ്ങളൊക്കെ അവിടെ നിഷ്ഫലമാണ്. അതുകൊണ്ട് ആധ്യാത്മികമായി ജീവിക്കുന്ന ഒരാള്, പ്രത്യേകിച്ചും ജീവിതം തന്നെ അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ആൾ, ജീവിതം തന്നെ തപസ്സാക്കി പറ്റിയ ഒരാള് തുച്ഛമായ ലൗകികമായ നേട്ടങ്ങൾക്ക് വേണ്ടി വളവും തിരിവും ഒക്കെ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാൾക്ക് ഇഹത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയെന്നിരിക്കും, പരത്തിൽ വലിയ നഷ്ടമുണ്ടാകും. അതുകൊണ്ട് ഗുരുസന്നിധിയിൽ ഒരു യഥാർത്ഥ സാധകൻ എപ്പോഴും ഗുരുസന്നിധിയിലാണ്. അവിടെ എങ്ങനെ പരവഞ്ചന മായ അനർഥം ഇതെല്ലാം ഒഴിവാക്കി പോകണം, അവിടെ ഇതിനോടൊന്നും ഒരിക്കലും സന്ധി ചെയ്യാൻ പാടില്ല. യഥാഭൂതാർത്ഥ വചനം ഗുരുവിന്റെ മുമ്പിലൊന്നും ഒളിക്കാൻ പാടില്ല. ഗുരുവിന്റെ മുമ്പിൽ ഒരു തരത്തിലുള്ള വളവും കാണിച്ച് പിടിച്ചു നിൽക്കാൻ പാടില്ല. അതാണ് അക്രോധ. ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് അടുത്ത് പറയുന്നത്. പരൈരാകൃഷ്ടസ്യ അഭിഹതസ്യ പ്രാപ്തസ്യ ക്രോധസ്യ പശമനം. മുമ്പ് ഭാഷകാരൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. പരേരാകൃഷ്ടസ്യ മറ്റുള്ളവർ ചീത്ത വിളിച്ചാലും അഭിഹതസ്യ തല്ലിയാലും പ്രാപ്തസ്യ ക്രോധസ്യ ഉപശമനം വന്നുചേരുന്ന ക്രോധത്തെ ശമിപ്പിക്കുക. ഇതെല്ലാം കൊണ്ട് കോപം വന്നു ചേരും. ഇത് രാമാനുജൻ മറ്റൊരു തരത്തിൽ കൂടെ വ്യാഖ്യാനിക്കുന്നത്. രാമാനുജനാണോ മാധവനാണോ എന്നറിയില്ല. വേറെ ആചാര്യൻ വ്യാഖ്യാനിക്കുന്ന എന്താണ്? ഒരാൾ നിങ്ങളെ അടിക്കുകയോ ചീത്ത വിളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ കോപം വരും, വന്നുപോകും, സാധാരണഗതി വന്നുപോകും. അതിനെ നിയന്ത്രിക്കുന്ന ഒന്ന്. ഇനി അതിലുപരിയായിട്ട് മറ്റൊന്നുകൂടെ സംഭവിക്കുന്ന എന്താണ്? നിങ്ങളെ ചീത്ത വിളിച്ചാലും അടിച്ചാലും മനസ്സിൽ കോപം വരാതെ നോക്കുക. കോപത്തിന്റെ സ്പർശം പോലും അവിടെ വരരുത്. അത് കുറച്ചുകൂടി ഉയർന്ന നിലയാണ്. കാരണം നമുക്ക് പ്രതികൂലമായി ഒന്ന് കാണുമ്പോൾ നമ്മൾ കോപിക്കുന്നു. കോപിക്കുമ്പോൾ നമ്മുടെ വിവേകം അവിടെ വരുന്നു, ചെയ്ത് ഇത് പാടില്ലല്ലോ, ഇത് പാടില്ലെന്നാണല്ലോ ഗുരു പറഞ്ഞത് അല്ലെങ്കിൽ ശാസ്ത്രം പറഞ്ഞത്. അവിടെ വിവേകം വരുന്നു. അതിനെ പല്ല് കടിച്ചും തലമുടിയെ വലിച്ച് പിഴുതുമൊക്കെ അതിനെ നിയന്ത്രിക്കുന്നു. ഓടിയോ നടന്നോ പാട്ടുപാടിയോ കിടന്നോ ഉറങ്ങിയോ എങ്ങനെയെങ്കിലുമൊക്കെ അതിനെ നിയന്ത്രിക്കുന്നു. സാധാരണ ചെയ്യുന്നതാണ്. എന്തായാലും അവിടെ വിവേകം വന്നു ചേരുന്നു, നിയന്ത്രിക്കണമെന്നുള്ള വിവേകം വരുന്നു. ഇതിനും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരു ആചാര്യം പറയുന്നത്, അത് വരാതിരിക്കുക, അത്രയും ശരിയായിരിക്കുക. ചിലർക്കിത് വന്നുപോകും, ഒഴിവാക്കാൻ പറ്റാതെ നിയന്ത്രിക്കാൻ പറ്റാതെ വരും. അത്തരക്കാരൻ എന്നെ ഇവിടെ പറയുന്നു. കാരണം ക്രോധത്തെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഋഷിമാര് കൂടി നമ്മൾ കാണുന്നുണ്ട് ക്രോധത്തിന് വഴിപ്പെടുന്നതായിട്ട്. ഇതിൽ തന്നെ ചില ആചാര്യന്മാർ പറയുന്നുണ്ട് ചില വിഭാഗക്കാർക്ക് ഈ ക്രോധം ജന്മന കാണുമെന്നാണ്. പലർക്കും കോപം വരുന്നതിന് പ്രത്യേകിച്ച് കാരണം പറയാൻ പറ്റത്തില്ല. അത് ആചാര്യന്മാരിൽ നിന്ന് പറയുന്നതാണ്. ബ്രാഹ്മണർക്ക് നിയന്ത്രിക്കാൻ വയ്യാത്ത കോപം വരുമെന്നാണ്. ബ്രാഹ്മണം എന്ന് വെച്ചാൽ ബ്രാഹ്മണ വർഗത്തിൽപ്പെട്ടവർ. പ്രത്യേകിച്ച് ഈ പൗരോഹിത്യത്തിലേർപ്പെട്ടിരിക്കുന്ന ബ്രാഹ്മണർക്ക് കുറച്ചുപേരെ എടുത്തു പറയുന്നുണ്ട് അത് കോപം വരാനൊരു കാരണം എന്ന് വെച്ചാൽ ഈ പൗരോഹിത്യം, ദക്ഷിണ ഇത്തരം കാര്യങ്ങളിൽ ഇവരെപ്പോഴും കലവര കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ബ്രാഹ്മണ ഗണിക പരപുരുഷന്മാരെ സ്വീകരിക്കുന്ന സ്ത്രീകൾ അവരെപ്പോഴും പരസ്പരം കണ്ടുകഴിഞ്ഞാൽ എപ്പോഴും കലഹിക്കും, വഴക്കുണ്ടാക്കും. പിന്നെ വൈദ്യന്മാര് കലഹപ്രിയന്മാരെന്നാണ്. ബ്രാഹ്മണ ഗണിക വൈദ്യ വൈദ്യന്മാരെന്ന് പറഞ്ഞാൽ ആയുർവേദ വൈദ്യന്മാരെ ഉദ്ദേശിച്ചിട്ടാണ്, നമ്മുടെ ഡോക്ടർമാരെ ഉദ്ദേശിച്ചത്. കലഹപ്രിയന്മാരെന്നാണ്, പെട്ടെന്ന് കോപം വന്ന് വഴക്കുണ്ടാക്കും. വൈദ്യന്മാര് സാരമേയ നായ്ക്കൾ ഒന്ന് വേറൊന്നിനെ കണ്ടുകഴിഞ്ഞാൽ ഉടനെ ഒന്ന് മുറുമുറുക്കും. പരിചയമുള്ളതാണെങ്കിലും ശരി, കടന്നു പോകുമ്പോൾ ഒന്നും മുറുമുറുക്കാതെ അത് കടന്നു പോകത്തില്ല. സാരമേയം കുക്കുടാഹ കോഴി കണ്ടുകഴിഞ്ഞാൽ ഉടൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തും. കോഴികൾ കൊത്തുകൂടും. ഒരു കൂട്ടിൽ അടച്ചിട്ടിരുന്ന ചിലപ്പോൾ ഒന്ന് കൊത്തി മറ്റൊന്നിനെ കൊല്ലും. ദൃഷ്ടമാത്രേണ കുപ്പിയന്തി എന്നാണ്, കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ കോപിക്കുന്നതല്ല. ജാനെ തത്ര കാരണം, എന്താ ഇതിന് കാരണമെന്നുള്ളത് ബ്രഹ്മാവിന് പോലും അറിയത്തില്ലെന്നാണ്. നമ്മുടെ അനുഭവത്തിലും ഇത് ശരിയാണ്. സാരമേയം കുക്കുടം ബ്രാഹ്മണൻ വൈദ്യൻ ഗണിക ഇത്രയും പേര് കോപശീലന്മാരെന്നാണ്. ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയ കവിതയൊന്നുമില്ല, അതാ ഇവിടെ എഴുതിയിരിക്കുന്നതാണ്, വ്യാഖ്യാനത്തിൽ പറഞ്ഞാണ്. ഇത് ചിലർക്കിങ്ങനെ ജന്മനാ തന്നെ വരും. അതുകൊണ്ട് ക്രോധത്തെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, രാഗവും ക്രോധവുമായിട്ട് വളരെ ബന്ധമുണ്ട്. രാഗമുള്ളവർക്കാണ് ക്രോധം കൂടുതൽ, രാഗത്തിന് ഭംഗം വരുമ്പോഴാണ് കോപം വരുന്നത്. മുമ്പ് നമ്മൾ ചർച്ച ചെയ്താണ് കാമം കൊണ്ട് മോഹം ഉണ്ടാകുന്നതായും സ്മൃതിഭ്രംശം ഉണ്ടാകുന്നതായൊക്കെ മുമ്പ് ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ആ ക്രോധത്തെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, സാധകന്മാരെ സംബന്ധിച്ച് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ അത് ആവശ്യവുമാണ്. അതുകൊണ്ട് അക്രോധം, അത് ദൈവീ സമ്പത്താണ്. ക്രോധമില്ലാതിരിക്കുക, അതുപോലെ തന്നെ ത്യാഗം, എന്താണ് സന്യാസം. ഈ ത്യാഗം എന്ന് പറയുന്നത് മറ്റു പലതരത്തിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് ഭാഷ്യകാരൻ അംഗീകരിക്കുന്നില്ല. ഭാഷ്യകാരൻ പറയുന്നത് ഇവിടെ ത്യാഗം എന്ന് പറയുന്നത് സന്യാസം തന്നെ. എന്തുകൊണ്ട്? ബാക്കിയുള്ള ഇതെല്ലാം ദാനം എന്നുള്ളത് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. നേരെ ദാനം പറഞ്ഞല്ലോ, നമുക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുക, അതെല്ലാം ദാനം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനെല്ലാം എടുക്കാം. അപ്പൊ ഇവിടെ ത്യാഗം എന്ന് പറയുന്നത് എന്താണ്? സന്യാസം തന്നെ. എന്താ സർവകർമ്മ പരിത്യാഗം, അത് തന്നെയാണ് ഇവിടത്തെ സന്യാസം. പൂർവ്വം ദാനസ്യുക്തത്വ, ദാനം നേരത്തെ പറഞ്ഞു. ഇവിടെ സന്യാസം എന്ന് പറയുമ്പോൾ നിഷ്കാമകർമ്മം അങ്ങനെയൊന്നും വ്യാഖ്യാനിച്ചപ്പോൾ കർമ്മത്തെ ത്യജിക്കുന്നത് തന്നെ. കർമ്മങ്ങളെല്ലാം ത്യജിച്ചിട്ട് സന്യാസ ആശ്രമത്തെ സ്വീകരിച്ച് അതാണ് ശ്രവണാദി സാധനങ്ങളിൽ മുഴുകുന്നതിനാണ് ഇവിടെ സന്യാസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിഷ്കാമകർമ്മവും മറ്റുമല്ല. ചതുരാശ്രമം, അത് നമ്മുടെ ധർമ്മങ്ങളിലെല്ലാം വിധിച്ചിട്ടുള്ളതാണ് പലതരത്തിൽ. അതുകൊണ്ട് അതും ദൈവീ സമ്പത്താണ്, അതും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്വീകാര്യമായ ഒന്നാണ്. ഏറ്റവും ഉത്തമമായൊരു മാതൃകയാണത്, ഏറ്റവും ശ്രേഷ്ഠമായൊരു ധർമ്മമാണ് ചതുർത്ഥാശ്രമം. അതുകൊണ്ട് അതിനെ പറയും ഭാഷ്യകാരൻ ആ സന്യാസം. പൂർവ്വം ദാനസ്യുക്തത്വം എന്ന് പറയുമ്പോൾ ദാനത്തെ പറഞ്ഞുകൊണ്ട് ഇവിടെ ത്യാഗം എന്നുള്ളതുകൊണ്ട് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു തരത്തിൽ, കാരണം ത്യാഗശബ്ദത്തെ സന്യാസ ശബ്ദത്തെ പലതരത്തിലും വ്യാഖ്യാനിക്കാം. അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കേണ്ട, ഇവിടെ ചതുർത്ഥാശ്രമത്തെ തന്നെ എടുക്കണം. ശാന്തി അന്ധക്കരണസ്യ ഉപശമ, ശാന്തി എന്ന് പറയുന്നത് എന്താണ്? അന്ധക്കരണത്തെ ഉപശമിക്കുക, അത് നമ്മൾ പലതരത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മനഃശാന്തി, അപൈശുനം അപിശുനത പരസ്മൈ പരരന്ധ്രപ്രകടീകരണം പൈശുനം തദഭാവോ അപൈശുനം. ഇതെല്ലാം വളരെ വിപുലമായി ആചാര്യന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കാരണം മനുഷ്യരിലൊക്കെ സാധാരണയായി കാണുന്നതാണത്, സർവരിലും കാണും. പരസ്മൈ പരരന്ധ്രപ്രകടീകരണം പൈശുനം. പൈശുനം എന്ന് പറയുന്നത് എന്താണോ, നമ്മൾ ഒരാളിനോട് മറ്റൊരാളിന്റെ കുറ്റങ്ങളും കുറവുകളും പറയുക, അതാണ് പൈശുന. പരരന്ധ്രം, അന്യന്റെ പോരായ്മകൾ, അത് നമ്മൾ വളരെ താല്പര്യപൂർവ്വം വേറൊരാളിനോട് പറയുക. അതും സാധാരണ മറ്റ് പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ലാതെ കഴിയുന്ന നമ്മളെപ്പോലെയുള്ളവർക്ക് കൂടുതൽ കാണുന്ന ഒന്നാണ്. മറ്റൊന്നും സംസാരിക്കാനില്ലാത്തതുകൊണ്ട് ലൗകിക കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ്, അതൊന്നും സംസാരിക്കാനില്ല. അതുകൊണ്ട് ഒരാളുടെ കാര്യം വേറൊരാളുടെ അടുത്ത് പറയുക, കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയുക. പറയുന്ന എപ്പോഴും അയാളെ നന്നാക്കാനെന്നുള്ള ഭാവത്തിലാണ് പറയുന്നത്. പക്ഷെ ഇത് പറയുന്നത് ശരിക്കും തന്റെ വാസനയാണ്, തന്റെ ഒരു സന്തോഷമാണ് ഈ പറയുന്നത് എന്നുള്ള അംഗീകരിക്കത്തില്ല. നമ്മൾ പറയുന്നു മറ്റൊരാളെ നന്നാക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ള ഭാവത്തെ പറയും. അതാണ് പൈശനം. പൈശനം എന്ന് പറയുന്നു നല്ലതല്ല. അങ്ങനെ പറഞ്ഞാൽ എന്ത് വരും? യദ്ഭാവേതി തദ്ഭവതി. എന്താണോ നമ്മൾ ഭാവന ചെയ്യുന്നത് സംഭവിക്കും, തന്നെ തന്നെ സംഭവിക്കും. വേറൊരാളിന്റെ ദോഷം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരാളോട് പറഞ്ഞാൽ, ആ ദോഷം പറയുന്നവനിലേക്ക് വരും. ഒരുതിനെ കള്ളൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവനറിയാതെ കാലക്രമേണ അവൻ കള്ളനായിത്തീരും. 10 തവണ പറയുമ്പോൾ അവനും കള്ളനാവും. എന്തുകൊണ്ട് അങ്ങനെ കള്ളനാകുന്നു? അവനതിനെ ഭാവന ചെയ്തു, കാപട്യത്തെ അവൻ ഭാവന ചെയ്തു, അവന്റെ മനസ്സിൽ ആ കാപട്യ ഭാവത്തെ അവൻ ഒരു നിമിഷം നേരത്തെങ്കിലും അവനതിനെ സ്വീകരിച്ചു, ആ സ്വീകരിക്കുക ചെയ്തു. ഒരുവന്റെ ദോഷത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നിമിഷ നേരത്തേക്കെങ്കിലും ആ ദോഷത്തെ നമ്മൾ സ്വീകരിക്കും, അത് ദോഷമാണ്, അത് പരിത്യജിക്കേണ്ടതാണ്, ഹേയമാണ് എന്നുള്ള ബുദ്ധിയോടുകൂടിയല്ല നമ്മൾ ആ ദോഷത്തെ കാണുന്ന. അപ്പോൾ മറിച്ച് അതിനോട് ഒരു താല്പര്യം വെച്ചിട്ടാണ് പറയുന്നത്, അത് പറയുന്നതിനുള്ള ആഗ്രഹം കൊണ്ട് പറയുകയാണ്, അങ്ങനെ പറയുമ്പോൾ അത് സ്വീകരിക്കുകയാണ്. അതിന് വിവേചനപൂർവ്വം മനസ്സിലാക്കി പരിത്യജിക്കുന്നതിന് വേണ്ടിയല്ല അത് നമ്മൾ ചർച്ച ചെയ്യുന്നു. രണ്ടു തരത്തിലാകാം, പൈശനമെന്ന് പറയുന്ന അതല്ല, ഒരു ദോഷത്തെ നമ്മൾ മനസ്സിലാക്കുന്നു, എന്തിനു അതിനെ പരിത്യജിക്കും? അപ്പോൾ അവിടെ മനസ്സിന്റെ ഭാവന എന്തായിരിക്കും? ത്യാഗഭാവനയായിരിക്കും, അതിനെ ഉപേക്ഷിക്കണം എന്നുള്ള ഭാവനയാണ്. അപ്പോൾ അതിന് മനസ്സിൽ കയറാൻ പറ്റത്തില്ല. പക്ഷേ വേറൊരാളുടെ ദോഷത്തെ, ദോഷമെന്ന് മനസ്സിലാക്കി നമ്മൾ പറയുന്നത് താല്പര്യപൂർവ്വമായിരിക്കും, അവനങ്ങനെ ഒരു ദോഷമുണ്ടല്ലോ, അത് കണ്ടെത്തിയതിനുള്ള ഒരു സന്തോഷം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതിനെ സ്വീകരിക്കുന്നു, മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ദോഷത്തെ അവൻ ക്രമേണ തന്നിലേക്ക് കൊണ്ടുവരും. അപ്പോൾ കള്ളൻ എന്നൊരാളെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ കള്ളനാവും ക്രമേണ. ആരിൽ എന്ത് ദോഷമുണ്ടെന്ന് നമ്മൾ കണ്ടെത്തുന്നോ അതെല്ലാം നമ്മിലേക്ക് വരും. അതുകൊണ്ടാണ് പറയുന്നത്, ഇത്തരം ദോഷങ്ങൾ ഒന്നും ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിനുള്ള മാനദണ്ഡമായി സ്വീകരിക്കരുത്. ഒരു സന്യാസിയെ കണ്ടുകഴിഞ്ഞാൽ ഇയാൾ സന്യാസത്തിന്റെ യോഗ്യതകളും ഗുണങ്ങളൊക്കെ ഉണ്ടവനാണോ എന്നൊരിക്കലും ചിന്തിക്കരുത്. ഈ സന്യാസിക്ക് ഇന്ന ഇന്ന പോരായ്മകളുണ്ടല്ലോ, ഞാൻ പഠിച്ചിരിക്കുന്ന സന്യാസവും ഈ സന്യാസിയുടെ സന്യാസവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലല്ലോ, അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ഈ സന്യാസിക്ക് അഭിമാനമുണ്ടല്ലോ, ഈ സന്യാസിക്ക് പണത്തിനോട് താല്പര്യമുണ്ടല്ലോ, ഈ സന്യാസിക്ക് പ്രശസ്തിയോട് താല്പര്യമുണ്ടല്ലോ, ഇങ്ങനെയൊന്നും ഒരിക്കലും ഒരു സന്യാസിയെക്കുറിച്ചൊരു ആധ്യാത്മിക സാധകൻ ചിന്തിക്കാനേ പാടില്ല. പിന്നെ പണം, പ്രശസ്തി, കാമം ഇതെല്ലാം എന്താണ്? ഇതിനെക്കുറിച്ച് അവൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേവലം ആത്മവിമർശത്തിന് വേണ്ടി മാത്രം, തന്നിൽ ഇതൊന്നും വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ മാത്രമേ ചിന്തിക്കാവൂ. അല്ലാതെ മറ്റൊരാളിൽ ഈ ദോഷങ്ങൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ആധ്യാത്മിക സാധനയ്ക്ക് വലുതായ ദോഷം ചെയ്യും. അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ എന്തായിരിക്കണം? അവിടെ ഉദാസീനനായിരിക്കുക. യോഗശാസ്ത്രം പറയുന്ന അതാണ്, ദോഷങ്ങളിൽ നമ്മളിലുള്ളതുപോലെ, അതാണ് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. നമ്മളെങ്ങനെയാണോ ദോഷങ്ങളിരിക്കുന്നത് അതേപോലെ ദോഷങ്ങൾ ആരിലും കാണും, സന്യാസിയിലോ ഗൃഹസ്ഥനിലോ ബ്രഹ്മചാരിയിലോ എല്ലാം കാണും. അത് നോക്കി മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നതല്ല നമ്മുടെ ജോലി. അത്തരം സന്ദർഭങ്ങളിൽ എന്ത് വേണം? നമ്മളവിടെ ഉദാസീനനായിരിക്കുക, ആവശ്യത്തിൽ താല്പര്യമില്ലാത്തവനായിരിക്കുക. താല്പര്യമുണ്ടായാൽ അത് പരരന്ധ്ര പ്രകടീകരണമായി. അയാൾ ഇത്രയും വലിയ സ്വാമിയായിട്ടും അയാൾ ഇങ്ങനെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. ഞാൻ ഇത്രയും കാലം ഈ മാർഗത്തിൽ സഞ്ചരിച്ചിട്ടും എനിക്കിങ്ങനെയൊക്കെയാണല്ലോ എന്ന് ചിന്തിക്കുക, അങ്ങനെ ചിന്തിക്കുക. ആധ്യാത്മിക സാധനയ്ക്ക് ഏറ്റവും വലിയ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ വിലയിരുത്തുന്നത്. ഒരിക്കലും നമ്മളത് ചെയ്യാതിരിക്കുക, അതിനാണ് പരരന്ധ്രം എന്ന് പറയുന്നത്. കാരണം ദോഷം എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. അത് ഒരാളിൽ കണ്ടെത്തി അതിനെ പറഞ്ഞ് അതിൽ സന്തോഷിക്കുക, അതിൽ ഒരാളിന്റെ ദോഷത്തെ കണ്ടെത്തി പറയുമ്പം ഒരാൾക്ക് എങ്ങനെയാണ് സന്തോഷം വരുന്നത്? കാരണം അയാൾ ഗുണവും ദോഷവും, പുണ്യം എപ്പോഴും സുഖത്തിന് കാരണം, സന്തോഷത്തിന് കാരണം, പാപം എപ്പോഴും ദുഃഖത്തിന് കാരണം. ഇതാണ് സുഖദുഃഖങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. ഒരാളെ ദോഷങ്ങളെ കണ്ടെത്തിയിട്ട് ആ ദോഷങ്ങളിൽ ഒരാൾ സന്തോഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അയാളിനുള്ള പുണ്യത്തെ അത് നശിപ്പിക്കുകയാണ്, സ്വന്തം പുണ്യത്തെ നശിപ്പിക്കുന്നു. അങ്ങനെയാണ് അത് ആധ്യാത്മിക സാധനയ്ക്ക് പ്രതികൂലമായി വരുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യരെയും ഒരാധ്യാത്മിക മാർഗത്തിലിരിക്കുന്ന ആരെയും അളക്കുന്നതിന് അളവുകോലുകൾ നമ്മുടെ കയ്യിലില്ല എന്നാദ്യമേ ധരിക്കുക. ആരെയും വിമർശിക്കുന്നതിന് നമുക്കാകത്തില്ല എന്ന് സ്വയം നിശ്ചയിക്കുക. നമുക്ക് നമ്മുടെ മാനദണ്ഡങ്ങളെല്ലാം നമ്മളിൽ ഉപയോഗിക്കാനുള്ളതാണ്. നമ്മൾ ഗുണദോഷ വിചിന്തനം ചെയ്യുന്നതെല്ലാം സ്വന്തം പാഠത്തിന് വേണ്ടിയിട്ടാണ്, അല്ല മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല. ഒരാൾ എത്ര നിന്ദ്യനായാലും ശരി, അയാളെ ദുഷിക്കുന്നതിൽ കൂടുതൽ പ്രയോജനം ചെയ്യും അയാളെ പൂജിച്ചു കഴിഞ്ഞ്. പൂജ കൊണ്ട് എന്തായാലും പ്രയോജനം ചെയ്യും. കാരണം എന്തുകൊണ്ട്? പൂജയിൽ വരുന്നത് സദ്ഭാവനയാണ്. തന്റെ സദ്ഭാവന തനിക്ക് ഗുണം ചെയ്യും. നിന്ദയിൽ വരുന്നതോ ദുർഭാവനയാണ്, അത് തനിക്ക് ദോഷം ചെയ്യും. അതുകൊണ്ടൊരു സാധകന്റെ നിലയിൽ നിന്നുകൊണ്ട് ഒരിക്കലും പരരന്ധ്ര പ്രകടീകരണം എന്നുള്ള നിലയ്ക്ക് മറ്റുള്ളവരുടെ ഗുണദോഷങ്ങൾ വിചാരം ചെയ്യാതിരിക്കുക. തദഭാവോ അപൈശനം. സമയം പോയി. അത്തരം കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗം വ്യവസ്ഥിതി ദാനം ദമശ്ചയജ്ഞശ്ച സ്വാധ്യായസ്തപ ആർജവം അഹിംസ സത്യമക്രോധ ത്യാഗശാന്തിരപൈശുനം ദയാഭൂതേഷ്വലോലുപ്ത്വം മാർദവം ഹ്രീരചാപലം തേജക്ഷമാധൃതി ശൗചം അദ്രോഹോ നാതിമാനിത ഭവന്തി സമ്പദം ദേവീം അഭിജാതസ്യ ഭാരതാ.